ബ്രഹ്മസൂത്രം ഒന്നാം അധ്യായം ഒന്നാം പാദം അഞ്ചാധികം ആറാം സൂത്രം ഗൗണശ്ചേന്ന ആത്മശബ്ദാത് ഇവിടെ സൃഷ്ടിക്ക് കാരണമായിരിക്കുന്നത് പ്രധാനമാണ്. സത്ത് ആണ് സങ്കല്പിച്ചതെന്ന് പറയുന്നത് ശരിയല്ല, അത് ഗൗണമായി പറഞ്ഞതാണ് എന്ന് സംഖ്യന്മാർ പറയുമ്പോൾ സമാനം പറയുന്നു അത് ശരിയല്ല. ആത്മശബ്ദ ഇവിടെ ആത്മ എന്നുള്ള ശബ്ദം വരുന്നുണ്ട്, അതുകൊണ്ട് ഇവിടെ സൃഷ്ടികർത്താവ് ഈശ്വരനാണ്. അതിനിവിടെ പ്രമാണമായി പറഞ്ഞു സ്വയം തത് ദേവത ഐഷത ഹന്താഹം ഇമാ തിസ്ര ദേവത അനേന ജീവേനാത്മന അനുപ്രവിശ്യ നാമരൂപ വ്യാകരവാണി. ഈ ചാന്തോക്യ മന്ത്രത്തിൽ ജീവേന ആത്മന എന്ന് പറഞ്ഞു, ജീവാത്മന എന്നർത്ഥം. ഇവിടെ ആത്മശബ്ദം പ്രയോഗിച്ചിരിക്കുന്നു. ആത്മശബ്ദം പ്രയോഗിച്ചത് ജഡത്തിന് വേണ്ടിയല്ല ആത്മശബ്ദം പ്രയോഗിക്കുന്നു, അത് ചേതനാണ് സൃഷ്ടിച്ചത്. ആ ചേതനാണ് ബ്രഹ്മം ഈശ്വരൻ എന്നെല്ലാം പറയുന്നു. തത്രേതി പ്രധാനം അചേതനം ഗുണവൃത്യ ലക്ഷത്ര കൽപ്പിയത തദൈവ പ്രകൃതത്വ സേയം ദേവദേവി പരാമർശിച്ചത്. സംഖ്യന്മാർ പറയുന്ന പോലെ അചേതനം ജഡമായ പ്രധാനമാണ്. ഇക്ഷിതാവായിരുന്നെങ്കിൽ അത് ഗൗണമായി. ഇവിടെ സേയം ദേവത എന്ന് പറയുന്നത് ആ പ്രധാനത്തെ ആയിരിക്കും. ഇന്നത്തത് ദേവത ജീവാന്ന ശബ്ദേന വിദ്യത്തത്. അങ്ങനെ ആയിരുന്നെങ്കിൽ സേയം ദേവത എന്ന് പറഞ്ഞിട്ട് അനേന ജീവേന ആത്മന ജീവ ആത്മശബ്ദം കൊണ്ട് ജീവശബ്ദവും ആത്മശബ്ദവും കൊണ്ട് ഇവിടെ പരാമർശിക്കുമായിരുന്നില്ല. ഇവിടെ ജീവശബ്ദവും ആത്മശബ്ദം ഉപയോഗിച്ചിരിക്കുന്നത് അത് ജഡത്തെ പറയാൻ വേണ്ടിയിട്ടല്ല, ചേതനെ പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ സൃഷ്ടിക്ക് കാരണം എന്താണ്? ഇന്ന് കേവലം യുക്തി കൊണ്ട് ചിന്തിക്കുകയല്ല, ഇവിടെ ശ്രുതി പ്രമാണത്തിലൂടെ ചിന്തിക്കുന്നു, ശ്രുതിയിലൂടെ ചിന്തിക്കുന്നു, ശ്രുതി ആശ്രയിച്ച്. മുഖ്യമായിട്ട് അതാണ് ശ്രുതിയിൽ പറഞ്ഞിരിക്കുന്നത്. സൃഷ്ടിയെക്കുറിച്ചുള്ള കണ്ടെത്തൽ ശ്രുതി എങ്ങനെ വെളിപ്പെടുത്തിയോ അതിനനുസരിച്ച് സ്വീകരിക്കണമെന്നാണ് ഭാഷ്യകാരന്റെ പക്ഷം. അതിനനുകൂലിക്കുന്ന യുക്തി അത്രയേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഒരുപാട് തർക്കങ്ങളും യുക്തികളും എല്ലാം പറയുന്നുണ്ടെങ്കിലും അത് ശ്രുതിയുടെ താല്പര്യത്തെ സമർത്ഥിക്കുന്നതിന് വേണ്ടിയാണ്, സ്വതന്ത്ര യുക്തികളല്ല. ശ്രുതിക്ക് പ്രാധാന്യം വരാൻ കാരണം ശ്രുതി സ്വതപ്രമാണം എന്ന് പറയുന്നു. അത് ഇനി ആ പ്രമാണത്തെ കുറിച്ച് പറയുമ്പോൾ അത് വിശദീകരിക്കും. ജീവോ ഹി നാമ ചേതന ശരീര അധ്യക്ഷ പ്രാണാനാധാരയിത തത് പ്രസിദ്ധേഹ നിർവചന. പിന്നെ ജീവൻ എന്ന് പറയുന്നത് എന്താണോ അത് ചേതനാണോ, ചൈതന്യവാനാണ്. പിന്നെ ശരീര അധ്യക്ഷ ശരീരത്തെ പിന്നെ അധ്യക്ഷനായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഏതൊരു ചൈതന്യമാണോ ഈ ശരീരത്തെ വിഷയമാക്കുന്നത് ശരീരാധ്യക്ഷൻ എന്ന് പറയുന്നു. ഈ ശരീരത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്നത് പ്രാണനം, വ്യാപാരം, ഇന്ദ്രിയങ്ങളുടെ പ്രവൃത്തി, ശരീരത്തിന്റെ പ്രവൃത്തികളെല്ലാം നിയന്ത്രിക്കുന്നവൻ അല്ല സാക്ഷി എന്നും പറയാം. അങ്ങനെയിരിക്കുന്ന ചേതനൻ അതാണ് ജീവൻ. പ്രാണാനാം ധാരയിത പ്രാണ ധരിക്കുന്നതാണ് തത് പ്രസിദ്ധേഹേ. ഇത് ശാസ്ത്രത്തിലൂടെ പ്രസിദ്ധമാകുന്നു മാത്രമല്ല ലോകത്തിലും പ്രസിദ്ധമാണ്. എല്ലാവരും പറയാറുണ്ട് ആ അവന്റെ ഉള്ളിൽ ജീവനുണ്ട്, അതിൻ്റെ ഉള്ളിൽ ജീവനുണ്ട്, ഇത് ജീവനില്ലാത്തതാണ് എന്നിങ്ങനെയുള്ള ജീവനെ സംബന്ധിച്ചുള്ള വ്യവഹാരം ലോകസിദ്ധമാണ്. പിന്നെ അതിൻ്റെ നിർവചനം അതിനെക്കുറിച്ച് വിചാരം ചെയ്യുന്നവരുടെ നിർണയവും അങ്ങനെയാണ്. ജീവൻ ചേതനാണ്, ജഡമല്ല. പ്രകൃതി ജഡമാണ്, ആ ജഡമായിരിക്കുന്ന ആ പ്രകൃതിയെ ഗ്രഹിക്കുന്നവനാണ് ചേതനൻ. വിഷയ വിഷയി ബന്ധം, ചൈതന്യത്തിന് വിഷയമായിരിക്കുന്നു ജഡം. ഏതാണോ ജഡത്തെ വിഷയമാക്കുന്നത് ചൈതന്യം. ഇങ്ങനെ ഒരു ബന്ധമുള്ളതുകൊണ്ട് ജീവനെ ജഡമായ പ്രധാനമായി സ്വീകരിക്കാൻ കഴിയത്തില്ല എന്നാണ്. സകഥം അചേതനസ്യ പ്രധാനസ്യ ആത്മാഭവേ പറഞ്ഞു. ഇവിടെ രണ്ടായി തിരിക്കുമ്പോൾ ഇത് സാഖ്യന്മാരുടെ സിദ്ധാന്തമനുസരിച്ച് പറയണം. അവർ രണ്ടായി തിരിക്കുന്നുണ്ട്, ഒന്ന് ജഡമായിരിക്കുന്ന പ്രധാനം, മറ്റൊന്ന് ചേതനായ പുരുഷൻ. അങ്ങനെ പദാർത്ഥങ്ങളെ രണ്ടായി തിരിക്കുന്ന നിങ്ങൾക്ക് ജഡത്തിന്റെ സ്വരൂപം ജഡമെന്നും ചേതനത്തിന്റെ സ്വരൂപം ചേതനമെന്നും പറയുന്ന നിങ്ങൾക്ക് എങ്ങനെ ജഡത്തിന്റെ സ്വരൂപമായി ചേതനെ പറയാൻ കഴിയും? പിന്നെ അങ്ങനെ ഒരു വിഭജനം നീക്കത്തില്ല. അദ്വൈതി പറയുന്ന പോലെ തന്നെ ചിത്തും ജഡവും രണ്ട് പദാർത്ഥങ്ങളെന്ന് പറയും. പക്ഷെ ആത്യന്തികമായി അദ്വൈതി പറയും എന്താണോ, എല്ലാം ആത്മീയവേദം സർവം, എല്ലാം ചിത്ത് തന്നെ എന്ന് പറയും. പക്ഷെ അത് അംഗീകരിക്കാത്തവരാണ് സംഖ്യന്മാർ. അവർ പറയുന്നത് ഇന്നത്തെ ഭൗതികവാദികളെ പോലെ ഭൗതികം വേറെയാണ്, ചൈതന്യം അറിവ് വേറെയാണ്, രണ്ടും ഒന്നല്ല. അതിന്റെ സ്വഭാവം വേറെ, ഇതിന്റെ സ്വഭാവം വേറെ. ആ രീതി പറയുന്ന നിങ്ങൾക്ക് ജഡത്തിന്റെ സ്വരൂപമാണ് ചേതനെന്ന് അങ്ങനെ പറയാൻ കഴിയും? അത് പറയാൻ കഴിയത്തില്ല. സകഥം അചേതനസ്യ പ്രധാനസ്യ ആത്മാഭവേ. ഇങ്ങനെ ശരീരാധ്യക്ഷനായിരിക്കുന്ന സർവവിഷയങ്ങൾക്ക് സാക്ഷിയായിരിക്കുന്ന ഈ ചേതനൻ, അത് ഈ ജഡത്തിന്റെ സ്വരൂപമാണെന്നങ്ങനെ പറയാൻ പറ്റും. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ രണ്ടിനെ ഇങ്ങനെ രണ്ടായി തിരിച്ചിരിക്കുന്നതുകൊണ്ട് ദോഷമുണ്ടാവും. എന്താണോ ജഡത്തിന്റെ സ്വരൂപമാണ് ചേതനം എന്ന് പറഞ്ഞാൽ അതും ജഡമാകണം, അല്ലെങ്കിൽ ജഡം ചേതനാകണം. ഇത് ദ്വൈത സിദ്ധാന്തങ്ങളിലൊന്നും അത് സാധ്യമല്ല. അദ്വൈതത്തിൽ പറയാം സർവസ്വരൂപമായിരിക്കുന്നതാണ് ആത്മാവ്. പക്ഷെ ഇവിടെ രണ്ടായി വേർപിരിച്ചിട്ട് ഒന്നിന്റെ സ്വരൂപം മറ്റൊന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് ജഡത്തിന്റെ സ്വരൂപമാണ് ചൈതന്യം എന്ന് പറയാൻ കഴിയില്ല. കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ജഡം എവിടെ? അങ്ങനെ രണ്ടായി എങ്ങനെ വേർപിരിക്കാൻ കഴിയും? അത് അദ്വൈതത്തിലെ സത്യമോ? അങ്ങനെ പറയുമ്പോൾ ഒന്നുകൂടി പറയേണ്ടി വരും. എന്താണോ ജഡത്തിന്റെ എല്ലാം സ്വരൂപമായിരിക്കുന്ന ആത്മാവാണ്, അവിടെ ജഡം എന്ന് പറയുന്നത് കേവലം ആരോപിതമാണ്, പരമാർത്ഥമല്ല എന്നുകൂടി പറയേണ്ടി വരും. പക്ഷേ പ്രകൃതിയെ നിത്യസത്യമായി സ്വീകരിക്കുകയാണ് സംഖ്യന്മാർ. അവർക്കതൊന്നും പറയാൻ കഴിയത്തില്ല. അതുകൊണ്ട് അവരുടെ ദൃഷ്ടികോണത്തിലൂടെ പറയുകയാണ്. അല്ലെങ്കിൽ സാധാരണ പറയുന്ന ഒരു ഭൗതികവാദിയുടെ ദൃഷ്ടിയിലൂടെ പറയുകയാണ്. കഥം അചേതനസ്യ പ്രധാനസ്യ, ജഡമായ പ്രധാനത്തിന്റെ സ്വരൂപം എങ്ങനെ ജീവനാകും? സാധ്യമല്ല. ആത്മാഹി നാമസ്വരൂപം. ആത്മാ എന്നുള്ള ശബ്ദം എവിടെ ഉപയോഗിക്കുന്നു? അത് ഒന്നിന്റെ സ്വരൂപത്തെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് നമ്മൾ ചർച്ചയിലെല്ലാം എപ്പോഴും ഉപയോഗിക്കുന്നു ആത്മാ എന്നുള്ള ശബ്ദത്തിന് പകരം സ്വരൂപം എന്നുള്ള അത് ഉപയോഗിക്കുന്നത് കൊണ്ടാണ്. ഇവിടെ ഭാഷ്യകാരം പറയുകയാണ് ആത്മാ എന്ന് പറഞ്ഞാൽ സ്വരൂപം എന്നെടുത്ത്. അദ്വൈതത്തിൽ ഉള്ള ആത്മാവിന്റെ പലതരത്തിലും ഭാഷ്യകാരം തന്നെ ഉപനിഷത്തിലൊക്കെ ആത്മശബ്ദത്തെ നിർവചിച്ചിട്ടുണ്ട്. യച്ചാപ്നോതി യഥാദത്തെ യച്ചാത്തി വിഷയാനിഹ യച്ഛാസ്യ സന്തതോ ഭാവോ, ഇങ്ങനെയെല്ലാം നിർവചിച്ചിട്ടുണ്ട് പല സ്ഥലങ്ങളിലും. പക്ഷെ അദ്വൈതത്തിൽ ഏറ്റവും അന്തിമമായ ഏറ്റവും യോജിക്കുന്ന അതിന്റെ അർത്ഥവും നിർവചനവും ലക്ഷണവും എല്ലാമാണ് ആത്മശബ്ദത്തിൽ. ആത്മാഹി നാമ, ആത്മാ എന്ന് പറഞ്ഞാൽ സ്വരൂപം. എവിടെ, എന്തിൽ, എങ്ങനെ, ഏത് സന്ദർഭത്തിൽ പറഞ്ഞാലും ശരി. ഒരു വസ്തുവിന്റെ ആത്മാ എന്ന് പറഞ്ഞാൽ, എന്റെ ആത്മാ എന്ന് പറഞ്ഞാൽ എന്റെ സ്വരൂപം, നിന്റെ ആത്മാ എന്ന് പറഞ്ഞാൽ നിന്റെ സ്വരൂപം, പുസ്തകത്തിന്റെ ആത്മാവ് എന്ന് പറഞ്ഞാൽ പുസ്തകത്തിന്റെ സ്വരൂപം. അപ്പോൾ ഒരു വസ്തുവിന്റെ സ്വരൂപം എന്ന് പറയുമ്പോൾ എന്താണെന്ന് ഇവിടെ അന്വേഷണം. ഞാൻ പിന്നെ എന്റെ സ്വരൂപം എന്താണ്, എന്നിൽ എന്റെ സ്വരൂപമായിരിക്കുന്ന എന്താണ്, പുസ്തകത്തിൽ പുസ്തകത്തിന്റെ സ്വരൂപമായിരിക്കുന്ന എന്താണ്, ബാഹ്യ വസ്തുക്കളിൽ അതിന്റെ സ്വരൂപമായിരിക്കുന്ന എന്താണ്. അല്ലാതെ ഇവിടെ ആത്മാന്ന് പറയുമ്പം അത് വിശേഷിച്ച് ചൈതന്യമാണെന്നോ അല്ലെങ്കിൽ ജഡമാണെന്നോ അങ്ങനൊന്നും പറയുന്നില്ല. ഏതൊന്നിന്റെ ആത്മാവിനെ കുറിച്ച് പറയുന്നോ അതിന്റെ സ്വരൂപം എന്ന് പറയുന്നു. ഒരു വസ്തു അതിന്റെ സ്വരൂപം, അതിനെന്താ വ്യത്യാസം വരുന്നു? വരം വഴിയില്ലല്ലോ. ഈ വസ്തു എന്ന് പറയുന്നു, പുസ്തകം എന്ന് പറയുന്നു, പിന്നെ അതിന്റെ സ്വരൂപം എന്ന് പറയുന്നു. പുസ്തകമെന്നും സ്വരൂപമെന്നും പറയുമ്പോൾ രണ്ടെണ്ണം ഉണ്ടാവും, രണ്ടുണ്ടാകത്തില്ല. ഒന്നേ ഉള്ളൂ എങ്കിൽ പിന്നെ എന്തിനാ സ്വരൂപം എന്ന് പറയുന്നത്? വസ്തു എന്ന് പറഞ്ഞാൽ പോലെ. സ്വരൂപം എന്ന് പറയുന്നത് കൊണ്ട് എന്താണ് ലക്ഷ്യമാക്കുന്നത്? സർവവസ്തുക്കളുടെയും സ്വരൂപമായിരിക്കുന്നത് എന്ന്. വസ്തുക്കളെ മാറ്റാം, സ്വരൂപത്തെ മാറ്റാൻ വയ്യ. പുസ്തകം, മേശ, വസ്തു രണ്ടായി. പക്ഷെ സ്വരൂപം എന്ന് പറയുമ്പോൾ രണ്ടിന്റെയും സ്വരൂപത്തിലേക്കാണ് കാണിക്കുന്നത്. രണ്ടിനും സ്വരൂപം എന്ന് പറയുമ്പോൾ രണ്ടിനും തുല്യമായിരിക്കുന്ന ഒന്നിനാണ് സ്വരൂപം എന്ന് പറയുന്നത്. അതങ്ങനെ പ്രത്യക്ഷമായി ഭിന്നങ്ങളായിരിക്കുന്ന രണ്ട് വസ്തുക്കൾ സ്വരൂപമായിരിക്കുന്ന ഒന്നേത്, പ്രത്യക്ഷ ഭിന്നമായിരിക്കുന്ന വസ്തുക്കളിലും നശിക്കാതെ ഇരിക്കുന്നത് പരമാർത്ഥമായിരിക്കുന്നതാണ് സ്വരൂപം. സർവത്ര അനുസ്യൂതമായിരിക്കുന്ന എന്തോ അതാണ് വസ്തുസ്വരൂപം എന്ന് കിട്ടും. സർവത്ര അനുസ്യൂതമായി എന്തനുഭവപ്പെടുന്നു? സർവത്ര സർവവസ്തുക്കളിലും. കാരണം സ്വരൂപം എന്ന് പറയുകയും അത് അനുഭവ വിഷയമാകാതിരിക്കാനും പാടില്ല. അനുഭവമാകുകയും അത് പരമാർത്ഥമാകാതിരിക്കാനും പാടില്ല. അപ്പൊ സ്വരൂപം എന്താണ്? സർവത്ര അനുഭവിക്കുന്ന സത്ത് തന്നെയാണ്. അതിനാണ് വസ്തുസ്വരൂപമായിരിക്കുന്നത്. അപ്പൊ ജീവന്റെ സ്വരൂപം എന്ന് പറയുന്നതോ ജീവൻ താൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന തന്റെ തന്നെ അസ്തിത്വം, അതാണ് തന്റെ സ്വരൂപം. അസ്തിത്വം എന്ന് എന്തുകൊണ്ട് പറയുന്നു? അസ്തിത്വം എന്ന് പറയുമ്പോൾ അതിന് നാശമില്ല, മാറ്റമില്ല. അപ്പൊ മാറുന്നതിൽ മാറ്റമില്ലാതിരിക്കുന്നത് സാധാരണ ഭാഷയിൽ പറഞ്ഞു, അതാണ് വസ്തുസ്വരൂപം. സർവത്ര സർവവസ്തുക്കളിലും ആത്മാവുണ്ട് എന്ന് പറയും. അതുകൊണ്ട് സർവവസ്തുക്കൾക്കും ഒരു പരമാർത്ഥികമായ സ്വരൂപമുണ്ട്. അതിൻ്റെ അഭിവ്യക്തി, അതിൻ്റെ പ്രകടഭാവം ജീവൻ അറിയുന്നുണ്ട്. തന്നിനും അറിയുന്നുണ്ട്, ബാഹ്യമായും അറിയുന്നുണ്ട്. അപ്പോൾ തന്നിനും ബാഹ്യമായും പ്രകടമായി കൊണ്ടിരിക്കുന്ന ആ സ്വരൂപം അതിനാണ് അസ്തിത്വം എന്ന് പറയുന്നത്. സത്ത അത് തന്നെ ചിത്തായും ആനന്ദമായും എല്ലാം പറയുന്നത് അതിനെ തന്നെയാണ്. അതാണ് സ്വരൂപം എന്ന് പറയുന്നത്. സംഖ്യന്മാരത് അംഗീകരിക്കത്തില്ല. കാരണം അവർ രണ്ട് സ്വരൂപത്തെ കാണുന്നു. അവർ പറയുന്നത് എന്താന്ന്? ഒന്ന് ചേതനസ്വരൂപം, മറ്റൊന്ന് ജഡസ്വരൂപം. ചേതനസ്വരൂപം പുരുഷൻ, ജഡസ്വരൂപം പ്രധാനം. പറയുന്നു അങ്ങനെ എത്ര സ്വരൂപങ്ങളെ നിങ്ങൾ വേർതിരിച്ചാലും ശരി, അതിലെല്ലാം അനുസ്യൂതമായിരിക്കുന്ന ഒരു സ്വരൂപമുണ്ട്, സത്ത. അത് അനുസ്യൂതമായിരിക്കുന്നു, മാറുന്നില്ല, അതിന് പരിണാമം സംഭവിക്കുന്നില്ല, വികാരങ്ങൾ സംഭവിക്കുന്നില്ല. എവിടെ എങ്ങനെയെല്ലാം അനുഭവിച്ചാലും അത് അസ്തിത്വ രൂപത്തിൽ തന്നെ അത് അനുഭവ വിഷയമാകുന്നു, സ്വയം പ്രകടമാകുന്നു. അതുകൊണ്ടത് പരമാർത്ഥമാണ്. ജഡത്തിലായാലും ശരി, ചേതനായാലും ശരി, അത് പരമാർത്ഥമാണ്. ആ പരമാർത്ഥത്തെയാണ് അദ്വൈതി പറയുന്ന ആത്മാ, ബ്രഹ്മം, സച്ചിദാനന്ദം. എന്നാ പരമാർത്ഥമാണ്. അതുകൊണ്ട് പറയുന്നു ആത്മാ ഹി നാമസ്വരൂപം. ആത്മാ എന്ന് പറഞ്ഞാൽ വേറെ സങ്കല്പങ്ങളിലേക്കും ഭാവനകളിലേക്കും ഒന്നും പോകണ്ട. ആത്മാ എന്ന് പറയുന്നത് നമ്മൾക്ക് അനുഭവസിദ്ധമായിരിക്കുന്ന കാര്യമാണ്. അദ്വൈതിയുടെ രീതി ചിന്തിക്കുമ്പോൾ, സംഖ്യന്റെ രീതി ചിന്തിക്കുകയാണെങ്കിലോ അത് വേറെയാണ്. അതാണ് അടുത്ത് പറയുന്നത്, ചേതനസ്യ പ്രധാനസ്യ ചേതനോ ജീവസ്വരൂപം ഭവിതുമർഹതി. നമ്മളിതിനെ രണ്ടാക്കി വയ്ക്കുകയാണെങ്കിൽ, ജഡവും ചേതനവും ഒന്ന് രണ്ടായിട്ട് നിങ്ങൾ പിരിച്ചു കഴിഞ്ഞാൽ, ചേതനന്റെ സ്വരൂപം ജഡമാകത്തില്ല, ജഡത്തിന്റെ സ്വരൂപം ചേതനാകത്തില്ല. രണ്ടും രണ്ടാണല്ലോ. അതാണ് എന്നുവെച്ചാൽ അചേതനസ്യ പ്രധാനസ്യ, പ്രധാനം അചേതനമാണ് എന്നുവെച്ചാൽ ജഡമാണ്. അനുചേതനോ ജീവസ്വരൂപം പെയ്തു, അതിന് ചേതനൻ എന്നായ ജീവൻ അതിന്റെ സ്വരൂപമാകത്തില്ല. അഥവാ ചേതനം ബ്രഹ്മ മുഖ്യം ഈക്ഷിതൃ പരിഗ്രഹ്യതേ തസ്യ ജീവവിഷയ ആത്മശബ്ദ പ്രയോഗബദ്ധ്യതേ. മറിച്ച് അദ്വൈത മതമനുസരിച്ച് ചേതനം ബ്രഹ്മ മുഖ്യം ഈക്ഷിതൃ, ചേതനനായ ബ്രഹ്മം, ആ ബ്രഹ്മത്തെ തന്നെയാണ് ഈശ്വരൻ, സർവജ്ഞൻ, സർവശക്തനുമായ ഈശ്വരൻ എന്ന് പറയുന്നത് ആ ബ്രഹ്മത്തെ തന്നെയാണ്. അതിനെ മുഖ്യമായി ഈക്ഷിതാവായി എടുത്തു കഴിഞ്ഞാൽ അതാണ് സങ്കല്പിച്ചത്. സൃഷ്ടിയെ സംബന്ധിച്ച് ആദ്യം ഉണ്ടായത് എന്താ? ബ്രഹ്മസങ്കല്പം. ആ ബ്രഹ്മസങ്കല്പത്തെ തുടർന്ന് സൃഷ്ടി സംഭവിച്ചു. അത് ഇവിടെ സേയം ദേവത ഐഷത ഹന്താഹം ഇമാതിസ്രോ ദേവത അനേന ജീവേന ആത്മന അനുപ്രവിശ്യ നാമരൂപേ വ്യാകരവാണി. നാമരൂപങ്ങളെ പ്രകടമാകുന്നതാണ് സൃഷ്ടി എന്ന് പറയുന്നത്. കേവലമായിരിക്കുന്ന ശുദ്ധമായ ചൈതന്യത്തിൽ നാമരൂപങ്ങൾ പ്രകടമാകുന്നു, അത് സൃഷ്ടിയുടെ ആരംഭം. അപ്പോൾ അങ്ങനെ ആ നാമരൂപങ്ങൾ പ്രകടമാകുന്നതിന് പിന്നിൽ ഒരു സങ്കല്പമുണ്ട് എന്ന്. അത് നമ്മുടെ സാധാരണ കേവല യുക്തിയും കൂടെ അനുസരിച്ച് പറയുകയാണ്. ശ്രുതിയെ പ്രമാണമായി സ്വീകരിക്കുന്നിടത്ത് ഒരു ദോഷമുണ്ട്. എന്ന് വെച്ചുകഴിഞ്ഞാൽ ശ്രുതിയെ പ്രമാണമായി സ്വീകരിക്കണമെങ്കിൽ അത് ശ്രുതിയെ പരമപ്രമാണമായി സ്വീകരിക്കണമെങ്കിൽ ശ്രുതി ഈശ്വരൻ പറഞ്ഞാണെന്ന് പറയേണ്ടി വരും. ഈശ്വരൻ പറഞ്ഞതാണോ ശ്രുതി എന്ന് പറയേണ്ടി വരും. ഈശ്വരനാണ് ശ്രുതി പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രുതി ശബ്ദാത്മകമാണോ? അപ്പൊ ഈശ്വരൻ പറഞ്ഞ ശബ്ദമാണ് ശ്രുതി എന്ന് പറയേണ്ടി വരും. അപ്പൊ ഈശ്വരൻ അങ്ങനെ ശ്രുതി എന്ന് പറയുന്ന ശബ്ദത്തെ പറയണമെങ്കിൽ ഈശ്വരന് നാക്ക് വേണം. നാക്കില്ലാതെ വർത്തമാനം പറയാൻ പറ്റത്തില്ല. ഈശ്വരന് നാക്കുണ്ടെന്ന് വന്നു കഴിഞ്ഞാൽ ഈശ്വരന് വിഗ്രഹവാനാണ്, ശരീരമുള്ളവനാണെന്ന് പറയേണ്ടി വരും. അപ്പൊ ഈശ്വരന് ശരീരമുണ്ടെന്ന് പറഞ്ഞാൽ ഈശ്വരന് പ്രത്യേകിച്ചൊരു ഇരിക്കാനൊരു സ്ഥലമുണ്ടെന്ന് കൽപ്പിക്കേണ്ടി വരും. അപ്പോൾ മനുഷ്യനെ പോലെ തന്നെ ഈശ്വരനൊരു വീടും പറമ്പും അവിടെ ഇരിക്കാനൊരു കസേരയും അവിടെ ഇരുന്നു കൊണ്ട് ഇങ്ങനെ ഈശ്വരൻ പറയുന്നു എന്നൊക്കെയുള്ള ഭാവനകളിലേക്ക് പോകേണ്ടി വരും. എന്തുകൊണ്ട്? നാക്കില്ലാതെ ശബ്ദം പുറപ്പെടുവിക്കാൻ പറ്റില്ല. അപ്പൊ ഈശ്വരൻ എന്ന് പറയുന്ന ഒരു വ്യക്തിഭാവം ഒന്ന് കൽപ്പിക്കേണ്ടി വരും. അങ്ങനെ ഒരു വ്യക്തി രൂപനായ ഈശ്വരൻ പറഞ്ഞതുകൊണ്ട് അങ്ങനെയുള്ള ആ ഈശ്വരൻ സർവജ്ഞന് സർവശക്തിമാനുമായതുകൊണ്ട് വേദത്തെ ഈശ്വരോക്തമായി സ്വീകരിക്കണം. അങ്ങനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ എന്താ ഗുണം വരുന്നത്? അപ്പോൾ വേദത്തിൽ പറഞ്ഞിരിക്കുന്നത് എല്ലാം അതുപോലെ സ്വീകരിച്ചോണം. അതിലൊന്നും ഒരു യാതൊരു തരത്തിലുള്ള തിരുത്തലുകളും വരുത്താൻ പാടില്ല എന്ന് പറയും. അപ്പോൾ സ്വർഗകാമോ ഏജേത എന്ന് വേദത്തിൽ പറഞ്ഞു. അത് പൂർണ്ണമായും സത്യമാണ്. എന്തുകൊണ്ട് സത്യമാകുന്നു? യാഗം എന്ന് പറയുന്നത് വേദം പറഞ്ഞുകൊണ്ടാണ് മനസ്സിലാകുന്നത്. യാഗം ചെയ്തു കഴിഞ്ഞാൽ പറയുന്ന സ്വർഗത്തെക്കുറിച്ച് ആർക്കും ഒരു അറിവുമില്ല. പക്ഷേ സ്വർഗത്തെ കാമിക്കുന്നവൻ യാഗം ചെയ്യാൻ പറഞ്ഞു, മരണശേഷം പോയി സ്വർഗത്തിൽ പോയിരുന്ന് അവിടുത്തെ സുഖങ്ങളൊക്കെ അനുഭവിക്കണമെങ്കിൽ ഇവിടെ എന്താണോ യാഗം ചെയ്യണം എന്നാണ് എന്ന് പറയുമ്പോൾ, അയ്യോ അതെങ്ങനെ, അങ്ങനെ ഒരു സ്വർഗത്തെക്കുറിച്ച് ഒരു അറിവുമില്ലല്ലോ, ഇതുവരെ ആരും കണ്ടവരാരുമില്ല, പിന്നെ എന്ത് ഉറപ്പിലാണ് ഇവിടെ യാഗം ചെയ്യുന്നത്, അവിടെ പോയി സ്വർഗം കിട്ടുമെന്ന് പറയുന്നത്? ഈശ്വരൻ പറഞ്ഞാണ്. ഈശ്വരൻ പറഞ്ഞുകൊണ്ട് നിങ്ങൾ ചെയ്യുക. ഈശ്വരൻ പറഞ്ഞ എന്തുകൊണ്ട്? വേദം അത് ഈശ്വരൻ പറഞ്ഞാണ് എന്ന് പറയുമ്പോൾ ഒരു ഗത്യന്തരമില്ലാതെ ആ പറഞ്ഞതിനെ വിശ്വസിച്ചിട്ട് ഈശ്വരൻ പറഞ്ഞതല്ലേ വിശ്വസിക്കാതിരിക്കാൻ പറ്റും. അതിനെ വിശ്വസിച്ചിട്ട് അവന് യാഗം ചെയ്യേണ്ടി വരും. എന്നിട്ട് അവന് മരിക്കുന്നവരെ പ്രതീക്ഷിച്ചിരിക്കേണ്ടി വരും. മരണശേഷമുള്ള യാഗത്തെ സ്വർഗത്തെ പ്രാപിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഈശ്വരൻ പറഞ്ഞു എന്ന് പറഞ്ഞ് എന്തെല്ലാം പ്രചരിക്കുന്നുണ്ടോ അതെല്ലാം സ്വാർത്ഥ താല്പര്യമുള്ള മനുഷ്യൻ പറയുന്ന. അതുകൊണ്ട് ചില സ്വാർത്ഥ താല്പര്യങ്ങളുണ്ട്. എന്താണ്? ഇവന്റെ കയ്യിലിരിക്കുന്ന കാശ് മുടക്കി ഈ യാഗം ചെയ്തു കഴിഞ്ഞാലേ തനിക്ക് ദക്ഷിണ കിട്ടത്തുള്ളൂ, തനിക്ക് ഈ ലോകത്തിലെ സുഖവും അവന് പരലോകത്തിലെ സുഖവുമാണ് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. അപ്പൊ അത് പൗരോഹിത്യത്തിന്റെ കാപട്യമാണ്. ഈശ്വരൻ പറഞ്ഞു എന്ന് പറയുന്നു. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാലേ ആൾക്കാർക്കുണ്ട് യാഗം ചെയ്യിക്കാൻ പറ്റൂ. കാരണം വലിയ കാശുള്ള രാജാക്കന്മാരാണ് യാഗം ചെയ്യുന്നത്. പുരോഹിതനാണ് ഇതിന്റെ കാശ് മുഴുവൻ കിട്ടുന്നത്, സമ്പത്ത് മുഴുവൻ. കാരണം യാഗത്തിലവൻ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. എന്നാലും ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മാറ്റെന്ന് വിചാരിച്ച് പറയുക. അപ്പോ ഈശ്വരൻ പറഞ്ഞു എന്ന് പറയുന്നത് അത് ശുദ്ധ തട്ടിപ്പാണ്. പിന്നെ എന്താണ്? ഇതെല്ലാം നാക്കുള്ള മനുഷ്യൻ പറഞ്ഞു തന്നെ. നാവുള്ള മനുഷ്യനെ സംസാരിക്കാൻ പറ്റൂ? പിന്നെ ഈശ്വരൻ പറഞ്ഞു എന്ന് പറയുന്നത് വേറൊരു തരത്തിൽ സ്വീകരിക്കുക. എന്താണ് ഈ സൃഷ്ടിയെല്ലാം? അതാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഈ സൃഷ്ടിയുടെ എല്ലാം പിന്നിൽ ഒരു സൃഷ്ടികർത്താവുണ്ട്. ഇവിടെ ചർച്ച ചെയ്യുന്നതാണ് ചേതനായ ബ്രഹ്മം. അത് എല്ലാത്തിനെയും സൃഷ്ടിച്ചു, സർവം. അപ്പോൾ അവൻ സൃഷ്ടിച്ചതാണ്. ആ സൃഷ്ടി എങ്ങനെയാണ്? അതിനെക്കുറിച്ചുകൂടെ പറയുന്നു. അത് നാമരൂപങ്ങളെ അഭിവ്യക്തമാക്കുന്ന തരത്തിലുള്ള സൃഷ്ടി. ആ സൃഷ്ടിയെക്കുറിച്ചാണ് പറയുന്നു. അവന്റെ സൃഷ്ടിയിൽ നടക്കുന്ന പിന്നെ സൃഷ്ടികൾ, അത് ഈശ്വരൻ വെക്കേണ്ട കാര്യമില്ല. ഈശ്വരൻ സൃഷ്ടിച്ച സർവ്വ ജീവജാലങ്ങളും ഇവിടെ സൃഷ്ടി നടത്തിക്കൊണ്ടിരിക്കുന്നു. അവനൊന്ന് തോന്നിയ രീതിയിൽ ഓരോന്നൊക്കെ ചെയ്യുന്നുണ്ട്. സത്യവും അസത്യവും ധർമ്മവും അധർമ്മവും നീതിയും അനീതിയും എല്ലാം ജീവസൃഷ്ടിയാണ്. ആ ജീവസൃഷ്ടിയുടെ ഉത്തരവാദിത്വം അവർക്ക് ജീവന് തന്നെയാണ്. ഈ കാപട്യങ്ങളെല്ലാം പറഞ്ഞ് ജനങ്ങളെ വഴിതെറ്റിക്കുന്നവരാണ്, അതൊക്കെ ജീവസൃഷ്ടിയാണ്, അതൊന്നുമല്ല. ഈശ്വരനെന്ന് പറയുന്നത് എന്താണ്? സത് സ്വരൂപത്തിൽ നാമരൂപങ്ങളെ അഭിവ്യക്തമാക്കുന്നു. ആ നാമരൂപങ്ങളിൽ പെടുന്നതാണ് ഈ ജീവഭാവങ്ങളെന്ന്. ആ ജീവഭാവത്തിന് സൃഷ്ടിക്കുള്ള സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ട് ജീവന് സൃഷ്ടിക്കുന്നു. അപ്പോൾ നാമരൂപങ്ങളെന്ന് പറയുമ്പോൾ ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങൾ എന്ന് പറയുന്ന, ഇവിടെ പറഞ്ഞല്ല, ഒന്നത് സൂക്ഷ്മരൂപത്തിൽ സൃഷ്ടിച്ചു, പിന്നെ അതിനെ സ്ഥൂലമാക്കി, ഇത്രയേ ഉള്ളൂ ബ്രഹ്മസൃഷ്ടി. അതുകൊണ്ട് തന്നെ പുരാണങ്ങളിലും മറ്റും പറയും, ആദ്യം ഈശ്വരൻ ബ്രഹ്മാവിനെ സൃഷ്ടിച്ചു, പിന്നെ ബ്രഹ്മാവ് വേറെ കുറെ ആൾക്കാരെ സൃഷ്ടിച്ചു, പിന്നെ അവർ വേറെ കുറെ ആൾക്കാരെ സൃഷ്ടിച്ചു, പിന്നെ ഈ ഇവിടെ വന്നിട്ട് ഈ വൃത്തികേടുകളെല്ലാം സൃഷ്ടിച്ചിരിക്കുന്നത് ഈശ്വരനല്ല, ഇനി താഴോട്ട് താഴോട്ട് വന്ന ആൾക്കാരാണ്. ഈശ്വരൻ അതിലൊന്നും കഴിയില്ല. ഇവിടെ അത് തന്നെ പറയുന്നു, നാമരൂപങ്ങളെ അഭിവ്യക്തമാക്കി, ആ അഭിവ്യക്തമായ നാമരൂപങ്ങളിൽ ചേതനൻ ചൈതന്യമുള്ളതുകൊണ്ട് ചേതന രൂപത്തിൽ സൃഷ്ടി വീണ്ടും നടന്നുകൊണ്ടിരിക്കുന്നു. ഇതിനെല്ലാം മൂലകാരണം എന്താണ്? നാമരൂപങ്ങളെ പ്രകടമാക്കി ഈശ്വരൻ. എല്ലാ അതുകൊണ്ട് താർക്കികന്മാരും മറ്റും പറയും ഈശ്വരൻ കാരണമാണ്, പക്ഷെ അത് സാധാരണ കാരണമാണ്, ഒരു പൊതുവായ ഒരു കാരണം എന്നാണ്. അതിന് സാധാരണ പ്രസിദ്ധമായ ഉദാഹരണം പറയും, ഭാഷകാരനം പറയും, ഇനി നമ്മളത് ചർച്ച ചെയ്യും. മഴ പെയ്യുന്നു, അവിടെ ആ മഴ വെള്ളം കൊണ്ട് കള്ളിമുള്ളും ഉണ്ടാകും ആപ്പിളും ഉണ്ടാകും. അത് ഒരു പൊതു കാരണമാണ് രണ്ടിനും, മഴ എന്ന് പറയുന്ന ഒരു സാധാരണ കാരണം. പക്ഷേ ആപ്പിളിന് കാരണമായ എന്ത്? അതിൻ്റെ ബീജം, അതിൻ്റെ ബീജത്തിൽ തന്നെ അതുണ്ടാകും. കള്ളിമുള്ളിന് കാരണമായതോ അത് അതിൻ്റെ ബീജം, ഒരു ബീജത്തിൽ നിന്ന് മറ്റൊന്നുണ്ടാകത്തില്ല. അതുപോലെ ഇവിടെയാണ് സൃഷ്ടി, അതുപോലെയാണ് ആ ചൈതന്യം നാമരൂപങ്ങളെ അഭിവ്യക്തമാക്കി, പക്ഷേ ആ നാമരൂപങ്ങളെല്ലാം ചൈതന്യയുക്തമായിരിക്കുന്നു, ചിച്ഛായയോടുകൂടിയിരിക്കുന്നു. അതുകൊണ്ട് അത് പിന്നെ അതിൻ്റെ നിലയ്ക്ക് അതും സൃഷ്ടി സംഭവിക്കുന്നു. അപ്പോൾ ഇവിടെ ആ ഭാഗം വിട്ടിട്ട് എന്താണ്, ഇത് ഈശ്വരൻ സൃഷ്ടിച്ചതുകൊണ്ട് അതുകൊണ്ട് പ്രമാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ അപകടം പിടിച്ച ഒരു സിദ്ധാന്തമാണ്. അതുകൊണ്ടാണ് ഈ ലോകത്തെല്ലാം പല വിശ്വാസികളും ഈശ്വരൻ പറഞ്ഞു എന്ന് വിചാരിച്ച് മനുഷ്യനെ അവരെ കൊല്ലുന്നു. ഈശ്വരൻ പറഞ്ഞിട്ടുണ്ട് കൊല്ലാൻ പറഞ്ഞു, അതുകൊണ്ട് കൊല്ലുന്നു. അപ്പോൾ ഏതെങ്കിലും ഒന്നിനെ ഈശ്വരൻ പറഞ്ഞു എന്ന് പറഞ്ഞ് സ്വീകരിച്ചു കഴിഞ്ഞാൽ മനുഷ്യൻ അത് ഒരുപാട് കൊള്ളരുതായ്മക്കല്ല, അത് തന്നെ കാരണമായിരിക്കും. അതുകൊണ്ട് ഈശ്വര സൃഷ്ടം എന്ന് പറയുന്നത് ആ അർത്ഥത്തിലല്ല പറയുന്നു. ഇവിടെ ശ്രുതിയെ പ്രമാണമായി സ്വീകരിക്കുന്നത് എങ്ങനെ? കാരണം എന്താണ് പരമാർത്ഥം, ജഗത്തിന്റെ പരമാർത്ഥം എന്താണെന്ന് അതിനെ അവര് അന്വേഷിച്ചവര്, അതിനുവേണ്ടി തപസ് അനുഷ്ഠിച്ച ജീവന്മാരുടെ ഉള്ളിൽ ഈ സൃഷ്ടിയുടെ രഹസ്യം വെളിപ്പെട്ടു. അത് തപസ്സിന്റെ ഫലമാണ്. യസ്യ ജ്ഞാനമയം തപഃ പറയുന്നുണ്ട്. ആ തപസ്സുകൊണ്ട് അവരുടെ ഉള്ളിൽ വെളിപ്പെട്ടു. ശരി, ഇവിടെ എന്തിനും ഈശ്വരൻ കാരണക്കാരനാണെന്നുള്ള നിലയ്ക്ക് ഈശ്വരൻ കാരണമാണ്. അത് എങ്ങനെ? സാധാരണ കാരണം. ആദിത്യന്റെ പ്രകാശം എങ്ങനെയാണോ നന്മയ്ക്കും തിന്മയ്ക്കും, സത്പ്രവൃത്തിക്കും ദുഷ്പ്രവൃത്തിക്കും കാരണമായിരിക്കുന്നത്, അപ്പോൾ ആ ഈശ്വര ചൈതന്യത്തിന്റെ സാന്നിധ്യത്തിലാണ് ഈ അറിവ് പ്രകടമാകുന്നത് എന്ന് പറയാം. അങ്ങനെ തപസ്സനുഷ്ഠിച്ചവരുടെ ഉള്ളിൽ സൃഷ്ടിയുടെ രഹസ്യം അനാവരണം ചെയ്തു. അപ്പൊ അതിന് ഈശ്വരനും കാരണക്കാരനാണ്. അപ്പോൾ ആ ശബ്ദമാരുടെ, ആ തപസ് ചെയ്തവന്റെ ശബ്ദമാണ്. ആ അറിവാരുടെ, ആ തപസ് ചെയ്തവന്റെ അറിവാണ്. അതുകൊണ്ടല്ലേ ഒരാൾക്ക് അറിവ് ഉണ്ടാകുകയും വേറൊരുവിനെ അറിവില്ലാതിരിക്കുകയും ചെയ്യുന്നു. ഈശ്വരൻ സർവസമാനനായി, എന്താണ് ഈശ്വര സർവഭൂതാനാം ഹൃദയശി തിഷ്ഠതി എന്നൊക്കെ അല്ലേ പഠിക്കുന്നു. എല്ലാ പ്രാണികളുടെയും ഹൃദയത്തിൽ ഈശ്വരൻ സ്ഥിതി ചെയ്യുന്നു. ഈ പറയുന്ന വാക്കുകൾ ഈശ്വരൻ്റെ ആണെങ്കിൽ എല്ലാവരുടെ വാക്കുകളും ഇതുപോലെ ആവണോ? എല്ലാവരുടെ നാക്കിൽ നിന്നും ഈ ശബ്ദം വരണം, വരുന്നില്ലല്ലോ. അപ്പോൾ തപസ് ചെയ്തവരിൽ നിന്നേ വരുന്നുള്ളൂ. അപ്പോൾ ആ തപോനിഷ്ഠന്മാരായ മഹാത്മാക്കളുടെ വാക്കുകളാണ്. ആ രീതിയിൽ വേണം ഇതിന് പ്രാമാണ്യത്തെ കൽപ്പിക്കേണ്ടത്, ശ്രുതിയുടെ പ്രാമാണ്യത്തെ കൽപ്പിക്കേണ്ടത്. അല്ല, ഈശ്വരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തെറ്റിദ്ധാരണ ഉണ്ടാകും. അപ്പോൾ എന്താ അസംബന്ധത്തെ? അപ്പോൾ ഈശ്വരൻ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ചിന്തിക്കത്തില്ല. ഈശ്വരൻ പറഞ്ഞാണ്, അപ്പോൾ ഈശ്വരൻ എന്നുള്ള വിശ്വാസമുള്ള ചിന്തിക്കാതെ സ്വീകരിക്കും. മറിച്ച് വിവേകമുള്ള മനുഷ്യൻ പറഞ്ഞാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യൻ അവിടെ അവന്റെ വിവേകത്തെ ഉപയോഗിക്കും. കാരണം അത് അവന്റെ കയ്യിലുണ്ടല്ലോ വിവേകം. ഈശ്വരന്റെ അറിവെന്ന് പറഞ്ഞാൽ അവന് അതിനെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയത്തില്ല. എന്തുകൊണ്ട്? ഈശ്വരന്റെ അറിവ് അവനില്ല, അവനെങ്ങനെ ചിന്തിക്കും? ഈശ്വരൻ സർവജ്ഞനാണ്, താൻ അങ്ങനെയല്ല. അപ്പോൾ അതിന് പിന്നെ നിശബ്ദമായി സ്വീകരിക്കേണ്ടി വരും. ഈശ്വരൻ പറഞ്ഞാണ്, ചോദ്യം ചെയ്യാൻ പാടില്ല. അപ്പോൾ ഈശ്വരൻ പറയണം, അവനെ കൊല്ലുക, കൊന്നു കഴിഞ്ഞാൽ നിനക്ക് സ്വർഗം കിട്ടുമെന്ന്. അവൻ കൊല്ലും, സ്വർഗത്തിൽ പോകാൻ വേണ്ടി കൊല്ലും. അപ്പോൾ അതാണ് ഈശ്വരൻ പറഞ്ഞു എന്ന് പറഞ്ഞ് വിശ്വസിക്കുന്ന മതങ്ങളിലെല്ലാം ഈ കൊലപാതകവും കൊലയൊക്കെ നടക്കുന്നത് അതുകൊണ്ടാണ്. പക്ഷെ ഇവിടെ ഈശ്വരൻ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് കൊല്ലാൻ പറഞ്ഞില്ല എന്നുള്ള ഒരു സൗജന്യം മാത്രം ഇവിടെ ചെയ്തിട്ടുണ്ട്. ഉണ്ട്, അതിൻ്റെ പേരിൽ ഇവിടെ ആരും കൊല്ലുന്നില്ല. പക്ഷെ അതിൻ്റെ പേരിൽ കൊല്ലിക്കാനും കൊല്ലാനും എളുപ്പമാണ്. മറിച്ചതല്ല, വിവേകമുള്ള മനുഷ്യൻ പറഞ്ഞാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിവേകം എന്ന് പറയുന്ന ഓരോ ജീവന്റെ ഉള്ളിലുണ്ട്. അത് അണുപ്രായത്തിലെങ്കിലും എല്ലാവരുടെയും ഉള്ളിലുണ്ട്. അപ്പോൾ അവൻ്റെ ഉള്ളിലെ വിവേകം ഉണരും. അപ്പോൾ അവൻ വിവേകത്തിൻ്റെ വെളിച്ചത്തിൽ പരിശോധിക്കും, ഇതെന്താണ് ഈ പറഞ്ഞത്, ഇത് വിവേകയുക്തമാണോ. അപ്പോൾ വിവേകം ഉപയോഗിച്ച് പരിശോധിച്ചിട്ട് സ്വീകരിക്കും. ആണ് തത്വജ്ഞാനം എന്ന് പറയുന്നത് വിചാരം ആവശ്യമാണെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ശ്രവണം മാത്രം പോരാ, തത്വത്തെ ശ്രവിക്കുന്നു, വിചാരം ചെയ്യുന്നു. എന്തുകൊണ്ട്? അവൻ്റെ വിവേകവുമായിട്ട് അതിനെ ഒത്തുനോക്കിയാണ് ഇത് ശരിയാണോ ഈ പറഞ്ഞത്. ഒരാൾ പറഞ്ഞു അതുകൊണ്ട് ഞാൻ സ്വീകരിക്കുന്നു എന്നല്ല, വിചാരത്തിലൂടെ അവൻ നിർണയിക്കുന്നത് ശരിയാണ്. വിചാരം എന്ന് പറയുന്നത് എന്താണ്? ജ്ഞാനമയമായ തപസ്സാണ്. അപ്പോൾ ഒരാൾ തപസ്സിലൂടെ വെളിപ്പെടുത്തിയ കാര്യം, അയാൾ സാക്ഷാത്കരിച്ച കാര്യം, ആരാണോ അതിനെ പിന്തുടർന്ന് വിവേകത്തിൽ കൊണ്ട് പിന്തുടരുന്നത് അവനും അത് വെളിപ്പെടുന്നു, അവനും ബോധ്യപ്പെടുന്നു. ഇതാണ് തത്വം, പ്രപഞ്ചത്തിന്റെ തത്വം ഇതാണ്, തന്റെ തത്വം ഇന്നതാണെന്ന് ബോധ്യപ്പെടുന്നു. അതുകൊണ്ടിവിടെ ശ്രുതി പ്രമാണത്തെ പിന്തുടർന്നാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. അസമ സംഖ്യന്മാരാണെങ്കിലോ അവർ കേവലമായ യുക്തി ആശ്രയിച്ചു. അപ്പോൾ ശ്രുതി പ്രമാണത്തെ പിന്തുടരുക എന്ന് പറഞ്ഞാൽ എന്താണ്? വിവേകത്തെ പിന്തുടരുക. അപ്പോൾ ഒരിക്കലും വിവേകത്തെ വിട്ടിട്ട് ഒരാധ്യാത്മികതയില്ല. ആ വിവേകത്തിനാണ് ഇവിടെ പ്രാധാന്യം. ആ വിവേകത്തെ ആശ്രയിച്ചായിരിക്കുന്ന ശ്രദ്ധ, അടുത്ത സൂത്രത്തിൽ വ്യക്തമായും പറയും. ശ്രദ്ധ എന്ന് പറയുന്ന പോലെ, ശ്രദ്ധ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ പറയുന്ന വിശ്വാസം എന്നെടുക്കാം, അതുപോലും ഇവിടെ പറയും ഭാഷകാരൻ പറയും. അത് എപ്പോഴും ആ ആത്മനിഷ്ഠമായ വിവേകം, ആ വിവേകം എന്ന് പറയുന്ന ആത്മനിഷ്ഠമായി തന്നെ വേണം. വേറൊരാൾക്ക് വിവേകമുണ്ടെന്ന് വിചാരിച്ച് തനിക്കെന്താ പ്രയോജനം? ഇന്ന ഗുരുവിന് ജ്ഞാനമുണ്ടെന്ന് പറഞ്ഞിട്ട് തനിക്കെന്തെങ്കിലും പ്രയോജനമുണ്ടോ? ആ ജ്ഞാനം തന്നിലേക്ക് പകർന്നു കിട്ടണമെന്നുണ്ടെങ്കിൽ തൻ്റെ ഉള്ളിൽ വിവേകം ഉദിക്കണം. ആ വിവേകത്തെ പിന്തുടർന്ന് വരുന്ന ശ്രദ്ധയാണ്, അതിൽ അന്ധത ലേശമില്ല. എല്ലാ സാധനാ മാർഗങ്ങളിലും ആ വിവേകത്തിന് പ്രാധാന്യമുണ്ട്. അത് യോഗമായാലും ശരി, ഭക്തിയായാലും ശരി, തത്വജ്ഞാനമായാലും ശരി, എന്തായാലും ശരി, അതിന് വിവേകം നഷ്ടപ്പെടുമ്പോഴാണ് നമ്മളതിനെ അത് സാധന അല്ല എന്ന് പറയേണ്ടി വരുന്നത്. വിവേകയുക്തമാണെങ്കിൽ എല്ലാം സാധനയാണ്. വിവേകയുക്തമായി പോകുമ്പോഴാണ് എല്ലാം ഒരു ലക്ഷ്യത്തിലെത്തിച്ചേരുമെന്ന് പറയുന്നു. എവിടെയെങ്കിലും അതിന് ഭക്ഷ്യകാരൻ പോലും അടുത്തിനി വരുമ്പോൾ ഭക്തിയൊക്കെ നിഷേധിക്കും. അത് നിഷേധിക്കുന്ന ഈ അർത്ഥത്തിലാണ്, അല്ല ഭക്തിയോടുള്ള വിരോധമോ ഭക്തന്മാരോടുള്ള വിരോധവും ഉണ്ടല്ലോ. ഞാനും ശ്രേഷ്ഠമെന്ന് പറയാനും വേണ്ടിയിട്ടല്ല, കാരണം അവിടെ വിവേകമില്ലാതെ വരുന്നു. വിവേകം എന്ന് പറയുന്നത് അവന്റെ ഉള്ളിൽ പ്രകടമാകേണ്ട വിവേകം, അത് നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ ഈ പറയുന്ന തത്വജ്ഞാനവും അതുപോലെ തന്നെ അതും പിന്നെ തിരസ്കരിക്കേണ്ടി വരും. കാരണം അതും ഒരുവനെ അബദ്ധസഞ്ചാരത്തിലേക്ക് കൊണ്ടുപോകും. അതുകൊണ്ട് ഇവിടെ ശ്രുതിയെ പ്രമാണമായി സ്വീകരിക്കുന്ന അത് അറിവുള്ളവരുടെ വാക്ക് എന്നുള്ള നിലയ്ക്കാണ്. പിന്നെ അത് ഈശ്വരന്റെ വാക്കല്ലെന്ന് സ്വീകരിക്കാൻ പാടില്ല, ഈശ്വരന്റെ വാക്കാണെന്ന് സ്വീകരിക്കാൻ പാടില്ല, നിർബന്ധമുള്ളൂ, അങ്ങനെയില്ല. കാരണം സർവവും ഈശ്വര സൃഷ്ടമാണ്. അദ്വൈതിയെ സംബന്ധിച്ച് എന്താണ്, ഇവിടുത്തെ നാമരൂപങ്ങൾ പോലും ഈശ്വര സൃഷ്ടമാണെങ്കിൽ അതിനെ ഈശ്വര സൃഷ്ടമായി ആ അർത്ഥത്തിൽ സ്വീകരിക്കാം. പക്ഷെ അങ്ങനെ സ്വീകരിക്കുമ്പോഴും എന്താണ്, അത് ജീവന്റെ ഉള്ളിൽ വെളിപ്പെട്ട സത്യത്തെ സംബന്ധിച്ചുള്ള വിവേകമാണ്. അത് ജീവന്റെ വാഗീന്ദ്രിയത്തിലൂടെ പ്രകടമായതാണ്, അതുകൊണ്ടാണ് ശബ്ദാത്മകമായിരിക്കുന്നത് എന്ന് തന്നെ ഇവിടെ സ്വീകരിക്കേണ്ടി വരും. അതുകൊണ്ട് ആ പ്രമാണത്തിനനുസരിച്ച് പറയുന്നു അടുത്ത്. അതത് ചേതനം ബ്രഹ്മ മുഖ്യമീക്ഷിത്തർ, ഇത് ശ്രുതി പ്രമാണമനുസരിച്ച് പറയുന്നു. അതുകൊണ്ടാണ് അതവിടെ വിശദീകരിച്ചത്, ചേതനായിരിക്കുന്ന ബ്രഹ്മം അതാണ് മുഖ്യമായ ഈക്ഷിതാവാണെങ്കിൽ, അങ്ങനെ സ്വീകരിക്കുകയാണെങ്കിൽ തസ്യ ജീവ ആത്മശബ്ദ പ്രയോഗ ബോധ്യതേ ജന്മാദ്യസ്യത യഥോ വായുമാനി ഭൂതാനി ജായന്തി ജാതാനി ജീവന്തി. ഈ ശ്രുതി പ്രമാണമനുസരിച്ച് ഇവിടെ ആ സങ്കല്പ സൃഷ്ടിയെ സംബന്ധിച്ചുള്ള സങ്കല്പം, നാമരൂപങ്ങളുടെ അഭിവ്യക്തി സംഭവിച്ചത് ആ ബ്രഹ്മത്തിലാണ് എന്നർത്ഥം. അത് ഇവിടെ ജീവൻ വേറെ ബ്രഹ്മം വേറെ നമ്മൾ ചിലപ്പോൾ പറയാറുണ്ട്, സൃഷ്ടി കർത്താവ് ഈശ്വരനാണ് ജീവനല്ല എന്ന് പറയും. ചിലടത്ത് പറയും എന്താണ് ആ ജീവനും പരമാത്മാവും ഒന്ന് തന്നെ. അപ്പൊ അല്ല എന്ന് പറയുന്നിടത്തും ആണെന്ന് പറയുന്നിടത്തും എന്താ വ്യത്യാസം? കാരണം അല്ല എന്ന് പറയുന്നിടത്തും ആണെന്ന് പറയുന്നിടത്തും ഒരു കാര്യം ശരിയാണ്, എന്താണ്, ആ തത്വത്തിൽ ഒന്നാണ്, പരമാർത്ഥത്തിൽ അതൊന്നാണ്. എന്നാലും സർവജ്ഞത്വം സർവശക്തിത്വം തുടങ്ങിയവ എന്നിൽ പ്രകടമാകുന്നില്ല. ഞാൻ അല്പജ്ഞനായും അശക്തനായും ഇരിക്കുന്നു. എന്റെ ബുദ്ധിയും എന്റെ കർണങ്ങളും എന്റെ ശരീരവും എല്ലാം എനിക്കൊരുപാട് പരിമിതികളെ ഉണ്ടാക്കുന്നു. അപ്പോൾ എനിക്ക് സ്വയം പറയാൻ വയ്യ ഞാൻ ഈശ്വരനാണ്, അങ്ങനെ എനിക്കൊന്ന് പ്രഖ്യാപിക്കാൻ പറ്റുന്നു. എന്താണോ, ഞാൻ ഈ ഗുണവികാരങ്ങൾക്കെല്ലാം അടിമയായിരിക്കുന്നു. പക്ഷെ ഇതെല്ലാത്തിലും ഗുണത്തിലും വികാരത്തിലും എന്നിലും എല്ലാം ഇരിക്കുന്ന ആ തത്വം, അദ്വൈതമായിരിക്കുന്ന തത്വം, അത് ഈശ്വര തത്വം തന്നെയാണ്. അപ്പോൾ എന്നിൽ പ്രകടമാകാത്ത സർവജ്ഞത്വം സർവശക്തിത്വം തുടങ്ങിയ വിശേഷതകൾ പ്രകടമായിരിക്കുന്ന ആ തത്വത്തിലാണ് സൃഷ്ടിയെ സംബന്ധിച്ചുള്ള ഈ അഭിവ്യക്തി സംഭവിച്ചത്, നാമരൂപങ്ങളെ സംബന്ധിച്ചുള്ള അഭിവ്യക്തി സംഭവിച്ചതെന്നാണ് പറയുന്നത്. അത് ഈ അത്വജ്ഞനായിരിക്കുന്ന എന്നിൽ സംഭവിച്ചല്ല. അതുകൊണ്ട് ഞാൻ സ്വയം പറയുന്നു ഞാൻ ജീവഭാവത്തിലിരിക്കുന്നു, എന്റെ തത്വം ആ പരമാർത്ഥമാണെങ്കിലും പക്ഷെ എനിക്ക് ആരാധ്യനായ ഈശ്വരൻ, സർവജ്ഞനും സർവശക്തനുമായ ഈശ്വരൻ വേറെ ഇരിക്കുന്നു എന്ന് പറയും. അങ്ങനെ പറയുമ്പോഴും ആ തത്വത്തെ ഏകമായി അദ്വൈതമായി ഗ്രഹിച്ചുകൊണ്ട് തന്നെ, ഉപാസക ഭേദത്തെ സ്വീകരിക്കുമ്പോഴും തത്വത്തെ ഏകമായി ഗ്രഹിച്ചുകൊണ്ട് തന്നെ, ഉത്കർഷത അപകർഷത, ഭക്തൻ എന്നുള്ള നിലയ്ക്ക് എന്റെ അപകർഷതയും ഈശ്വരൻ എന്നുള്ള നിലയ്ക്ക് ഈശ്വരന്റെ ഉത്കർഷതയും സ്വീകരിക്കുമ്പോഴും തത്വത്തെ ഏകമായി ഗ്രഹിച്ചുകൊണ്ട് തന്നെ, ആ അവിടെ തത്വത്തേകമായി ഗ്രഹിക്കുന്നതാണ് വിവേകം. അത് എന്താണ്? അതാണ് ശ്രുതിയുടെ താല്പര്യം. അതാണ് ശ്രുതി പറയുന്നത്. അല്ലെങ്കിൽ പറഞ്ഞാൽ മതിയല്ലോ, നീയാണ് ഇതിനെയൊക്കെ സൃഷ്ടിച്ചത്, അങ്ങനെയല്ല പറയുന്നു. നീ ആ പരമാർത്ഥ തത്വം തന്നെയാണ്, പക്ഷേ സൃഷ്ടി ഇവിടെ സംഭവിച്ചു, ആ തത്വത്തിൽ സംഭവിച്ചു, നാമരൂപങ്ങളുടെ അഭിവ്യക്തി. അതാണ് ഇവിടെ പറയുന്നത് മുഖ്യം ഈക്ഷിതാവ്. എനിക്കുണ്ടല്ലോ സങ്കല്പങ്ങൾ, ഞാൻ സങ്കല്പിക്കുന്നുണ്ട്, പക്ഷെ എന്റെ സങ്കല്പം കൊണ്ട് ഇവിടെ സംഭവിക്കുന്ന കാര്യങ്ങളെല്ലാം വളരെ തുച്ഛമായ കാര്യങ്ങളാണ്. എന്റെ സങ്കല്പം കൊണ്ട് ഇവിടെ ജഗത്സൃഷ്ടിയെന്ന് സംഭവിക്കുന്നില്ല. കാരണം ഈ സൃഷ്ടിയിൽ അന്തർഭവിച്ച ജീവഭാവത്തിൽ ഞാൻ വീണ്ടും സങ്കല്പിക്കുകയാണ്. തനിക്കെപ്പോഴാണോ പരിച്ഛിന്ന ഭാവം വന്നു കഴിഞ്ഞത്, പിന്നെ തന്റെ സങ്കല്പത്തിനൊന്നും വിലയില്ലാതെയായി. പക്ഷേ ഈശ്വരനെ സംബന്ധിച്ച് അങ്ങനെയല്ല. അവിടെ എന്താ വരുന്നത്? മുഖ്യമായ ഈക്ഷിതൃത്വം. ആ മുഖ്യമായ ഈക്ഷിതൃത്വം ജീവനിൽ വരുന്നില്ല, പ്രധാനത്തിൽ വരുന്നില്ല, അവിടെ നിന്ന് സംഭവിക്കുന്നില്ല. പിന്നെ അതെവിടെ വരുന്നത്? ബ്രഹ്മത്തിൽ. അവിടെ ബ്രഹ്മത്തെ പറയുന്നു. ആ മുഖ്യ ഈക്ഷിതൃത്വം സങ്കല്പത്തോടുകൂടി ഇരിക്കുമ്പോൾ ആ ബ്രഹ്മത്തെ പറയുന്നു. അതാണ് ഈശ്വരൻ, സർവജ്ഞനും സർവശക്തനുമായ ഈശ്വരൻ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവിടെ രണ്ടു കാര്യം പറയാണ്. ആ ചേതനായിരിക്കുന്ന ഈശ്വരൻ, അതാണ് ഈക്ഷിതാവെന്ന് സ്വീകരിക്കുമ്പോൾ എന്താണ്? തസ്യ ജീവവിഷയെ ആത്മശബ്ദ പ്രയോഗത്തിലെ. അങ്ങനെ വരുമ്പോൾ ഇവിടെ എന്താണ്? ജീവ അർത്ഥത്തിലുള്ള ആത്മശബ്ദം അവിടെ പ്രയോഗിക്കാം. കാരണം നേരത്തെ പറഞ്ഞല്ലോ, ജീവേന ആത്മന അനുപ്രവേശി, ജീവാത്മരൂപത്തിൽ അനുപ്രവേശം ചെയ്തു. അപ്പോൾ താൻ സ്വയം തന്നെ തന്നെ തന്നെ സൃഷ്ടി വിഷയമായിട്ടുള്ള സങ്കല്പങ്ങളുണ്ടായി. ഇവിടെ ബ്രഹ്മചൈതന്യത്തിൽ മുഖ്യമായ ഈക്ഷണം വന്നു. സങ്കല്പങ്ങൾ കൊണ്ട് നാമരൂപങ്ങൾ അഭിവ്യക്തമായി. അഭിവ്യക്തമായ ആ നാമരൂപങ്ങളിൽ എന്ത് ചെയ്തു? ബിംബപ്രതിബിംബം പോലെ അവിടെയും ജീവചൈതന്യം പ്രകടമായി. ഏതൊരു ചൈതന്യമാണോ ആ നാമരൂപങ്ങളുടെ വ്യാകൃതിക്ക് വേണ്ടി സങ്കല്പത്തെ ചെയ്തത്, ആ ചൈതന്യം തന്നെ ആ നാമരൂപങ്ങളിലും അഭിവ്യക്തമായി. അപ്പോൾ അതിനെ പറയുന്നു, അത് ജീവഭാവം എന്ന് പറയുന്നു. അപ്പോൾ അവിടെ പ്രയോഗിക്കാം, ആത്മശബ്ദം പ്രയോഗിക്കാം, ആ നാമരൂപങ്ങൾ പ്രകടമായ. അപ്പോൾ അവിടെ പ്രകടമായ ചൈതന്യം, അത് ആദ്യമായി ആ സങ്കല്പിച്ച പ്രളയകാലത്ത് സൃഷ്ടിയെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ ചെയ്ത ആ സങ്കല്പങ്ങൾക്ക് ആധാരമായിരിക്കുന്ന ആ ചൈതന്യവും ഈ നാമരൂപങ്ങളുടെ ചൈതന്യം ഒന്ന് തന്നെ, തത്വത്തിലൊന്ന് തന്നെ. അതുകൊണ്ട് ആത്മശബ്ദം അവിടെ പ്രയോഗിക്കാം, രണ്ട് സ്ഥലത്തും പ്രയോഗിക്കാം. എന്നുവെച്ചാൽ ആത്മശബ്ദം ആ ജീവചൈതന്യത്തിലും പ്രയോഗിക്കാം, ബ്രഹ്മചൈതന്യത്തിലും പ്രയോഗിക്കാം, ഈശ്വര ചൈതന്യത്തിലും പ്രയോഗിക്കാം, ജീവചൈതന്യത്തിലും പ്രയോഗിക്കാം. അതുകൊണ്ടാണ് പറയുന്നത് പരമാത്മാ എന്ന് പറയുന്നു, ജീവാത്മാ എന്ന് പറയുന്നു. രണ്ടിടത്തും പരം, ജീവൻ എന്നുള്ള ഒരു ഭേദത്തെ കൽപ്പിക്കുമ്പോൾ തന്നെ അവിടെ ആത്മാ, ആത്മാ എന്നുള്ള ഏകത്വത്തെയും കൽപ്പിക്കുന്നു. ആ ശബ്ദത്തിൽ തന്നെയുണ്ട്. അതാണ് ഇവിടെ പറയുന്നത്. അതതു ചേതനം ബ്രഹ്മ മുഖ്യം ഈക്ഷതൃ പരിഗ്രഹ്യത്തെ തസ്യ ജീവവിഷയെ ജീവാർത്ഥത്തിൽ ജീവനിൽ ആത്മശബ്ദ പ്രയോഗിച്ചതെ. അവിടെ ആത്മശബ്ദം പ്രയോഗിക്കാം. എന്തുകൊണ്ട്? അവിടെ സ്വരൂപമായിരിക്കുന്നത് അത് ചേതനാണ്, ചൈതന്യമാണ് സ്വരൂപമായിരിക്കുന്നത്. തഥാ സ യേഷു അണിമ ഐദദാത്മ്യമിതം സർവം തസത്യം സാത്മാ തത്വമസി ശേതകേതോ. ആ ഏകത്വത്തെ പറയുകയാണ്. അതിനുവേണ്ടിയിട്ടാണ് ഇതുവരെ പറഞ്ഞ് വിശദീകരിച്ചത്. സദാഖ്യ അതിനവിടെ പറഞ്ഞു സത്ത്, സത്സ്വരൂപത്തിൽ. അതാണ് നേരത്തെ പറഞ്ഞ ആത്മാ സ്വരൂപം എന്ന് പറയുന്നത് എന്തിനാ പറയുന്നത്? സത്ത് ഇവിടെ പറഞ്ഞിരിക്കുന്നു. ഇവിടെ അതിനാണ് അനയുന്ന ആത്മന എന്ന് പറഞ്ഞു. ആ സ്വരൂപം സർവത്തിന് അനുപ്രവേശം ചെയ്തിരിക്കുന്ന സ്വരൂപം എന്താണ്? അത് അജ്ഞേയമായ ഒന്നല്ല, നമ്മൾ ഊഹിച്ച് കൽപ്പിച്ച് കണ്ടുപിടിക്കേണ്ട ഒന്നല്ല. പിന്നെ സർവത്ര അത് പ്രകടമായിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ്. അതാണ് പറയുന്നത് സദാഖ്യ. അതിനാണ് നമ്മൾ സത്ത് എന്നുള്ള ശബ്ദം കൊണ്ട് പറയുന്നത്, സത്ത് എന്ന് ബുദ്ധി കൊണ്ട് ഗ്രഹിക്കുന്നത്. രണ്ടുമുണ്ടല്ലോ, സത്ത് എന്ന് നമ്മുടെ ബുദ്ധി കൊണ്ട് നമ്മൾ ഗ്രഹിക്കുകയാണ്, ഇത് സത്താണ്, ഞാൻ സത്താണോ എന്നിങ്ങനെ സത്യ കൊണ്ട് ഗ്രഹിക്കുന്നു. പിന്നെ അതിന്റെ പേരും അതാണ് സത്ത് എന്നുള്ള ശബ്ദം കൊണ്ട് പറയുന്നു. അപ്പൊ സത്ത് എന്നുള്ള വാക്കിലൂടെ വചിക്കുന്നതും സത്ത് എന്നുള്ള ബോധത്തിൽ അഭിവ്യക്തമാകുന്നതുമായ യേശോ അണിമ എന്നാണ്. അതങ്ങനെ പ്രകടമാകുന്നുണ്ടെങ്കിലും ഇതെന്താണ്, അതിനെക്കുറിച്ച് വിചാരം ചെയ്യുമ്പോൾ മനസ്സിലാകുന്നു അത് അത്യധികം സൂക്ഷ്മമായ ഒരു തത്വമാണ്. കാരണം അത് പ്രകടമായിരിക്കുന്ന സ്ഥൂലമായിട്ടാണ്. കാരണം സർവജീവന്മാർക്കും അനുഭവ വിഷയമായിരിക്കുന്നു സത്ത ഉണ്മ. പക്ഷെ അത് എന്താണ്, വിചാരം ചെയ്യുമ്പോൾ എന്താണ്, അതെവിടെയാ, അതിന്റെ ഉറവിടത്തെ കണ്ടെത്താൻ പോയി കഴിഞ്ഞാൽ അത് ഈ നാമരൂപങ്ങളിലെല്ലാം അതിസൂക്ഷ്മമായി വ്യാപിച്ചിരിക്കുന്നതായി കാണാം. അതുകൊണ്ട് പറയുന്നു അത് പരമസൂക്ഷ്മ ഏതദാത്മകം ഇതം സർവം ജഗത്, ഏതത് ആത്മകം സത്താത്മകം. ആത്മാന്ന് പറഞ്ഞ നേരത്തെ പറഞ്ഞു എന്താണ്, ആത്മാന്ന് പറഞ്ഞ സ്വരൂപം. സത്താത്മകം എന്ന് വെച്ചാൽ എന്താണ്, സത് സ്വരൂപമാണ്. എന്ത്, ഇതം സർവം ജഗത്, ഈ കാണുന്ന സർവജഗത്തും ആ സത് സ്വരൂപമാണ്. ഇതാണ് അദ്വൈതം. ഇതിനപ്പുറം എന്താ പറയാനുള്ളത്? ഇതാണ് നമ്മൾ ഇതിലേക്കാണ് നമ്മൾ ചർച്ച ചെയ്ത് വന്നത്. ഇതാര് പറയുന്നു? ശ്രുതി പറയുന്നു. എന്താണ് ആ ശ്രുതി? ഇത് ഇവിടെ ഇത് പറയുമ്പോൾ ഇവിടെ ശ്രോതാവിന് അത് ബോധ്യപ്പെടുന്നു. എന്താണ് ഇത്? സത്താത്മകമാണ് എന്ന് മനസ്സിലാകുന്നു. കാരണം സത്ത അനുഭവമാണ്, സത്തയുടെ അനുഭവം ഇല്ലാത്തത് ആരുമില്ല. അത് ബോധ്യപ്പെടുന്നു, ഒരാൾക്ക് അങ്ങനെ ബോധ്യപ്പെടുന്നു, ശ്രുതിയിലൂടെ ബോധ്യപ്പെട്ടു. അങ്ങനെ ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ എന്താ ചെയ്യുന്നത്? ആ ബോധ്യപ്പെട്ട കാര്യം അയാളും വെളിപ്പെടുത്തുന്നു. ഏതദാത്മാ ഇതം സർവം ജഗത്, ജഗത്തെല്ലാം സത്സ്വരൂപമാണ്. ഈ പരമ്പര നടന്നു വരുന്നു. ആ പരമ്പരയിൽ ഇത് പറയുന്ന ഒരാൾ ഉപദേശിക്കുന്നു, വേറൊരാൾ ഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഇതിനെ ശ്രുതി എന്ന് പറയുന്നു. ഒരാൾ ഉപദേശിക്കുകയും മറ്റൊരാൾ ഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട്. വീണ്ടും അത് ഉപദേശം തുടർന്നു പോകുന്നു. പിന്നെ ചോദിക്കും, ഇത് ആരാദ്യം പറഞ്ഞു? ഞാനിപ്പോൾ ശ്രവിച്ചു, ശരി, എനിക്ക് ആ ബോധമുണ്ടായി. അപ്പൊ ഇതാദ്യം ആരാ പറഞ്ഞത്? അനാദിയാണ്. അനാദിയില്ല, തുടക്കമില്ല. പക്ഷെ ഇതെല്ലാം അവസാനിച്ചപ്പോ, ഇതെല്ലാം മഹാപ്രളയത്തിൽ വിലയിക്കുമ്പോൾ, വീണ്ടും സൃഷ്ടി ആരംഭിക്കുമ്പോൾ, ഇതെങ്ങനെ ഇത് വെളിപ്പെടുന്നു? അവിടെ ഉപദേശിക്കാൻ ആരുമില്ലല്ലോ. എന്തു ചെയ്യുന്നു? അവിടെയും തപസ്സാരംഭിക്കുന്നു. സൃഷ്ടി ആരംഭിക്കുമ്പോൾ നാമരൂപങ്ങൾ അഭിവ്യക്തമാകുമ്പോൾ, ആ നാമരൂപങ്ങളുടെ അഭിവ്യക്തിയിൽ ഈ ജീവചൈതന്യം പ്രകടമാകുമ്പോൾ, സ്വാഭാവികമായിട്ടും ഈ ജീവചൈതന്യം ചിന്തിക്കുന്നു, എന്താണ് തന്റെ സത്ത? കാരണം താൻ സ്വയം പരമാർത്ഥ സ്വരൂപനായിരിക്കുന്നതുകൊണ്ട് പരമാർത്ഥത്തെക്കുറിച്ചുള്ള അന്വേഷണം വരും, പരമാർത്ഥത്തെക്കുറിച്ചുള്ള തപസ് തന്റെ ഉള്ളിൽ വരും. ഉള്ളിൽ വരുമ്പോൾ അത് പ്രകടമാകുന്നു. അപ്പോൾ അത് ആ ജീവനിൽ തന്നെയാണ്, തപസ് ചെയ്ത ജീവനിൽ തന്നെയാണ് സൃഷ്ടിയുടെ ആരംഭത്തിൽ പ്രകടമാകുന്നത്. പറയുന്നു ഈശ്വരൻ വെളിപ്പെടുത്തി എന്ന് പറയുന്നു. അതാണ് സർവത്തിനും ഈശ്വരൻ കാരണമാണ്. ആ അർത്ഥത്തിൽ അത് ഈ തത്വത്തെ വെളിപ്പെടുത്തുന്നതിന് മാത്രമല്ല, ഇവിടുത്തെ ഓരോ മണൽ തരിക്കും ഈശ്വരൻ കാരണക്കാരനാണ്. ആ രീതിയിൽ എന്ന് വെച്ചാൽ അത് സാധാരണ കാരണമെന്നുള്ള നില. കാരണം ഈശ്വരൻ ആ സത്തയാണ്. ആ സത്തയിലാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. ഈ അഭിവ്യക്തികളെല്ലാം അവിടെ പ്രകടമാകുന്നതാണ്. അതിന്റെ ആധാരം, അതിന്റെ അധിഷ്ഠാനം എന്നുള്ള നിലയ്ക്ക് ഈശ്വര ചൈതന്യം സർവത്തിനും കാരണമായിരിക്കുന്നു. മറിച്ചത് ജ്ഞാനരൂപത്തിൽ പ്രകടമാകുന്നതും വാഗ്രൂപത്തിൽ പ്രകടമാകുന്നു എന്ന ഇവിടെ ആ തപസ് ചെയ്യുന്ന ജീവനിൽ. അതുകൊണ്ടാണ് ഇത് ജീവന്റെ വാക്ക് എന്ന് പറയുന്നത്. അത് അനാദി പരമ്പരയായി തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അത് ആണ് ഇവിടെ പറയുന്നത്. എന്താണ് ഐതദാത്മകം ഇതം സർവം ജഗത്, അതാ ഉപദേശമാണ് ശ്രുതി. അതുകൊണ്ടാണ് ശ്രുതി പ്രമാണത്തെ ആശ്രയിച്ച് ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ആ ശ്രുതി എന്താണെന്ന് പറഞ്ഞിരിക്കുന്നു, അത് ആ സത്യത്തെ അറിഞ്ഞ അവന്റെ വാക്കാണത്. ജഗത്തെല്ലാം എന്താണ്? സത്സ്വരൂപമാണ്. തത് സദൈവ സത്യം, അത് സത്യം എന്ന് പറയും. സത്യം എന്ന് പറഞ്ഞാൽ സത്യമാണല്ലോ, സത്തിന്റെ ഭാവമാണ് സത്യം. ഭാവം എന്ന് പറഞ്ഞാലും അതിന്റെ അർത്ഥം തന്നെ സ്വരൂപം. അത് തന്നെ സത്തിന്റെ സ്വരൂപം തന്നെ സത്യം എന്ന് പറയുന്നു. എന്നിട്ട് സത്ത് തന്നെയാണ് സത്യം എന്ന്. അതുകൊണ്ട് സത്ത് തന്നെയാണ് സത്യം എന്ന് പറയുന്നത്. സത്തല്ലാതെ എന്തെങ്കിലും ഉണ്ടോ അവിടെ? പറയുന്നു വികാരസ്യ മിഥ്യാത്വ, ഇവിടെ സത്യം അല്ലാതെ അനുഭവപ്പെടുന്നുണ്ട്. സത്തല്ലാതെ എന്ത് അനുഭവപ്പെടുന്നു? ഈ ഭേദങ്ങളെ. സത്ത് ഏകവും അദ്വൈതവുമാണ്, പക്ഷെ ഇവിടെ ഞാൻ നീ എന്നുള്ള ഭേദത്തെ അനുഭവപ്പെടുന്നു. ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം എന്നിങ്ങനെയുള്ള ഭേദത്തെ അനുഭവപ്പെടുന്നു. അതെന്താണ്? മിഥ്യയാണ്. സത്തിനെ ഗ്രഹിച്ചവനെ സംബന്ധിച്ചിടത്തോളം ഈ ഭേദം സത്യമല്ല എന്ന് ബോധിക്കുന്നു. കാരണം സത്യം സത്തിന്റെ സ്വരൂപമാണ്, ഭേദത്തിന്റെ സ്വരൂപമല്ല. ഭേദം സത്യമല്ല എന്ന് ബോധിക്കുന്നതിനാണ് മറ്റൊരു വേഷി പറയുന്നത്. എന്താണ് അത്? മിഥ്യയാണോ എന്ന് പറയുന്നു. അതിനത്രയേ ഉള്ളൂ അർത്ഥം. എന്റെ മുമ്പിലിരിക്കുന്ന ഈ പുസ്തകം ഞാൻ വിചാരിച്ചത് എന്റേതാണെന്ന്. അപ്പൊ ഒരാൾ എന്നോട് പറയുന്നു, ഈ പുസ്തകം നിന്റെ അല്ല, ഇതിന് വേറൊരു ഉടമസ്ഥൻ ഉണ്ട് എന്നോട് പറഞ്ഞു തരികയാണെങ്കിൽ എന്റെ തെറ്റിദ്ധാരണ മാറി. അപ്പൊ ഞാൻ പറയും, ഇതുവരെ ഇത് എന്റേതാണെന്ന് ധരിച്ചിരുന്നു, അത് മിഥ്യയാണോ? എന്റെ ആ ധാരണ മിഥ്യയാണ്. എന്താണ് ഇത്? അന്യന്റേതാണ്. അങ്ങനെ മിഥ്യ എന്ന് പറയുന്നത് നമ്മൾ ലൗകിക വ്യവഹാരത്തിൽ ഉപയോഗിക്കുന്ന ശബ്ദമാണ്. ആ അർത്ഥത്തെ തന്നെയാണ് ഇവിടെയും പറയുന്നത്. അതിന് വിശേഷിച്ചൊരർത്ഥമൊന്നുമില്ല. അപ്പോൾ ഈ നാമരൂപ വികാരങ്ങളെല്ലാം എന്താണോ അത് പരമാർത്ഥമല്ല എന്ന് ബോധിക്കുന്നു. എന്തുകൊണ്ട്? പരമാർത്ഥത്തെ ബോധിച്ചിരിക്കുന്നു. അതെന്താണ്? ഏതാത്മവിധം. അതുകൊണ്ട് പറയുന്നു ജഗത്തിന്റെ ആത്മാ, ജഗത്തിന്റെ സ്വരൂപം അത് സത്തയാണ്. സ സത് പദാർത്ഥ സർവസ്യ ആത്മാ. അവിടെ വീണ്ടും അതിനെ വിശദീകരിച്ച് പറയുന്നു. ഇത് മനസ്സിലാക്കാൻ ലളിതമായ കാര്യമാണ്. അപ്പൊ ശ്രദ്ധ മാത്രം ആവശ്യമുണ്ടായാൽ മതി. വലുതെന്ന് പറയുന്നത് എന്തെങ്കിലും ദുരുദ്ദേശങ്ങൾ, അങ്ങനെ എവിടെയെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ഇത് ഗഹനമാണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഇവിടെ ലളിതമായിട്ടാ പറയുന്നത്. സ സത് പദാർത്ഥ സർവസ്യ ആത്മ, അതാണ് സർവസ്വരൂപമായിരിക്കുന്നത്. സത് പദാർത്ഥം എന്ന് പറയുന്നത്, പദാർത്ഥം എന്ന് പറയുന്നത് എന്താണ്? പദസ്യ അർത്ഥ പദാർത്ഥ. ഒരു വാക്കിന് അർത്ഥമായിരിക്കുന്നതിന് പദാർത്ഥം എന്ന് പറയുന്നത്. പുസ്തകം എന്ന് പറയുന്ന ഒരു പദാർത്ഥമാണെന്നുള്ള പുസ്തകം എന്ന് പറയുന്ന ശബ്ദത്തിന്റെ അർത്ഥമായിരിക്കുന്നു. ശബ്ദത്തിന്റെ വിഷയമായിരിക്കുന്നു, ശബ്ദത്തിന്റെ വാച്യമായിരിക്കുന്നു. പല ഭാഷയിലും പറയാം. അപ്പോ എന്ന് പറഞ്ഞാൽ എന്താ താല്പര്യം? പദാർത്ഥം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഒരു ജീവന് ശബ്ദത്തിലൂടെ വെളിപ്പെടാവുന്ന ഒന്നാണ്. അതിനെ പദാർത്ഥം എന്ന് പറയാൻ പറ്റൂ. അപ്പോൾ ഇവിടെ പറയുന്ന പരമാർത്ഥം സത്ത് എന്ന് പറയുന്ന ശബ്ദത്തിലൂടെ വെളിപ്പെടുന്ന ഒന്നാണ്. ആ ശബ്ദ സത്ത് എന്ന് പറയുന്ന ശബ്ദത്തിലൂടെ വെളിപ്പെട്ടു എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ ശ്രുതി പറഞ്ഞു ഐതദാത്മ്യം സദൈവ സൗമ്യ സത്ത് പറഞ്ഞു. അപ്പോൾ അവിടെ ഉപദേശിച്ച ആള് സത്തെന്ന് പറയുന്ന ശബ്ദത്തിലൂടെ ശ്രോതാവിന്റെ ഉള്ളിൽ വെളിപ്പെടുത്തിയതാണ്. അതുകൊണ്ടാണ് അതിനെ പദാർത്ഥം എന്ന് പറയുന്നത്. ശബ്ദത്തിലൂടെ വെളിപ്പെടുന്ന ഒന്നാണ് പറയും. അതങ്ങനെ എത്തോ വാച്ചോ നിവർത്തന്ത എന്ന് കേട്ടിട്ടുണ്ടല്ലോ. ഇപ്പം മാറ്റി പറയുന്നത് ശബ്ദത്തിലൂടെ വെളിപ്പെടുന്ന ഒന്നാണെന്നും അത് ശരിയാണ്. കാരണം സത്തെന്ന് നമ്മൾ സദാസമയവും പറയുകയും സദാസമയം കേൾക്കുകയും സർവത്ര ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെ സത്ശബ്ദം മലയാളത്തിലുണ്ട് എന്ന് പറയും, അതുണ്ട് ഇതുണ്ട് സദാ ഉപകരിക്കുകയാണ്. പക്ഷേ അത് പരമാർത്ഥമാണ്, നമ്മൾ ഗ്രഹിക്കുന്നില്ല. അത് ഗ്രഹിക്കാത്തതുകൊണ്ടാണ് പറയുന്നത്. എന്താണ്? അവിടെ നിന്ന് ശബ്ദം പിൻവാങ്ങുന്നു. നിരന്തരം ആ ശബ്ദത്തെ വ്യവഹാരത്തിൽ ഉപയോഗിച്ചിട്ടും ആ ശബ്ദത്തിലൂടെ പരമാർത്ഥത്തെ ഗ്രഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ പറയേണ്ടി വരും എന്താണ്? അവിടെ നിന്നും പരമാർത്ഥത്തിൽ നിന്നും ആ ശബ്ദം പിന്മാറുന്നു എന്ന് പറയേണ്ടി വരും. അതെന്താ അങ്ങനെ സംഭവിക്കുന്നത്? ശബ്ദം വെളിപ്പെടുത്തുന്നു എന്ന് ഒരിക്കൽ പറയുക, പിന്നെ ശബ്ദം വെളിപ്പെടുത്തുന്നില്ല എന്ന് പറയുക. പരസ്പര വിരുദ്ധമായി സംസാരിക്കുന്ന എന്തുകൊണ്ട്? കാരണം അത് സത്തെന്ന് പറയുന്ന അനുഭവം ഉണ്ടെങ്കിലും അത് സത്ശബ്ദത്തിന്റെ പരമമായ താല്പര്യമായി ഗ്രഹിക്കുന്നില്ല. അതാണ് അവിടെ തകരാറ്. ആ വെളിപ്പെടുന്ന തത്വം ആത്യന്തികമായ സത്യമാണെന്ന് ബോധ്യപ്പെടുന്നില്ല. അതിന് വിചാരത്തിന്റെ ആവശ്യം വന്നു, ശ്രുതിയുടെ ആവശ്യം വന്നു, ഗുരുവിന്റെ ആവശ്യം വന്നു, ഈശ്വരന്റെ ആവശ്യം വന്നു, എല്ലാം വേണ്ടി വന്നു. അതാണ് പദാർത്ഥമായിട്ടും ഗ്രഹിക്കുന്നില്ല എന്ന് പറയുന്നത്. അതിന് ആത്യന്തിക സത്യമായി ഗ്രഹിക്കുന്നുണ്ടോ? ഇല്ല. ശബ്ദത്തിന്റെ പരമമായ താല്പര്യം ആത്യന്തിക സത്യമാണെന്ന് ആരെങ്കിലും ഗ്രഹിക്കുന്നുണ്ടോ? ഇല്ല. അവിടെ ഉപദേശത്തിന്റെ ആവശ്യം വരും. അതുകൊണ്ട് ഇവിടെ പറയുന്ന എന്താണോ, സത് പദാർത്ഥ സർവസ്യാത്മാ. സത് എന്ന് പറയുന്ന ശബ്ദത്തിന്റെ അർത്ഥം എന്ന് പറയുന്നത് അത് സർവസ്വരൂപമായിരിക്കുന്നതാണ്. ഹേ ശ്വേതഗേതോ, അതുകൊണ്ട് അനുശ്വേതഗേതോ ത്വം ച നാസി സംസാരി, നീ സംസാരിയല്ല. എന്നുവെച്ചാൽ നീ സുഖവും ദുഃഖവും അനുഭവിക്കുന്ന ഒരുവനല്ല, ജനനവും മരണവും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരുവനല്ല. അങ്ങനെ നീ നിന്നെക്കുറിച്ച് ധരിക്കരുത് എന്നാണ്. പിന്നെയോ, ഹിന്ദു സദൈവ തത് അബാധിതം. എന്താണ് അബാധിതമായിരിക്കുന്ന? ഒരിക്കലും അസത്യമെന്ന് ബോധിക്കാൻ കഴിയാത്തതിനാണ് അബാധിതം എന്ന് പറയുന്നത്. അസത്യമെന്ന് ബോധിക്കാൻ കഴിയാത്ത എന്താണ്? ഒരാള് സ്വയം സാധാരണ രീതി മനസ്സിലാക്കാൻ എളുപ്പമുള്ള രീതി. ഞാൻ എന്നെ എപ്പോഴും ബോധിച്ചുകൊണ്ടിരിക്കുന്ന എന്താണ്? ഞാനുണ്ട്, ഞാനിവിടെയുണ്ട്, ഞാനിതാ ഇവിടെ ഇരിക്കുന്നു, ഞാൻ സംസാരിക്കുന്നു. എങ്ങനെ തന്റെ അസ്തിത്വത്തെ പല രീതിയിലും ബോധിക്കുന്നു. ഞാൻ ഇന്നാരാണ്, ഞാൻ സ്വാമിയാണ്, ഞാൻ പുരുഷനാണ്, അതാണ് ഇതാണെന്നിങ്ങനെ നാനാ വിശേഷണങ്ങളോടുകൂടി എന്നെ ഞാൻ സ്വയം ബോധിച്ചുകൊണ്ടിരിക്കുന്നു. അവിടെ എല്ലാം എന്താണ്? ഏകതാനമായി ഞാൻ ബോധിക്കുന്നത് എന്റെ അസ്തിത്വത്തെയാണ്. ആ അസ്തിത്വത്തെ പാടെ നിഷേധിച്ചുകൊണ്ട് ഞാൻ ഇല്ല എന്ന് ആർക്കും ബോധിക്കാൻ കഴിയുന്നില്ല. അതൊരു മനുഷ്യനും കഴിയുന്നില്ല. ഒരാൾക്കും സ്വന്തം നാവുകൊണ്ട് അത് പറയാൻ പറ്റില്ല, ഞാനില്ല. അങ്ങനെ പറയാൻ പറ്റില്ല. തന്റെ ബോധം ഇല്ലാതാവണം. എന്നാലൊട്ട് പറയാനും പറ്റത്തില്ല, അറിയാനും പറ്റത്തില്ല. ഉണ്ടെന്ന് പറയാൻ കഴിയും, ഇല്ലെന്ന് പറയാൻ കഴിയില്ല. സുഷുപ്തിയെ പോലെ ആയിപ്പോകും. ഉണ്ടെന്നും ഇല്ലെന്ന് പറയുന്നില്ല. അവിടെ പറയേണ്ടി വരുന്ന കിഞ്ചിത് അവൈദിഷം ഒന്നും അറിഞ്ഞില്ല. മറിച്ച് ഈ ജാഗ്രതത്തിൽ ഈ ബോധത്തോടുകൂടിയിരിക്കുമ്പോൾ തന്റെ സത്സ്വരൂപതയെ താൻ അറിഞ്ഞിരിക്കുന്നു. പക്ഷെ ഒരിക്കലും ഞാൻ ഇല്ല എന്ന് പറയാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് പറയുന്നത് സത്തായി ഗ്രഹിച്ചു കഴിഞ്ഞാൽ അത് അബാധിതമാണ്, ബാധിതമല്ല. മറ്റു മരീചികയിലെ ജലത്തെ കണ്ടിട്ട് അത് ജലമല്ല എന്ന് ബോധിക്കുന്നത് പോലെ തന്നെ സത്തല്ല എന്ന് ഇന്ന് വരെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ജീവചരിത്രത്തിൽ അനാദിയായിരിക്കുന്ന ജീവചാരിത്രത്തിൽ ഒരു സൃഷ്ടി പ്രളയങ്ങളിലും ആരും തന്നെ ഇങ്ങനെ ഒരു അനുഭവം ആർക്കും ഉണ്ടായിട്ടില്ല. ഞാനില്ല എന്നുണ്ടായിട്ടില്ല. ഇനി ആർക്കെങ്കിലും അങ്ങനെ ഒരു അനുഭവം ഉണ്ടായെന്ന് പറഞ്ഞാൽ അയാൾ ഉടൻ തന്നെ ഉളമ്പാറി കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്ത് ഷോക്ക് കൊടുക്കണം. അങ്ങനെ ചിലപ്പം വരാം, വിഭ്രാന്തിയിൽ സംഭവിക്കാം, അല്ലെങ്കിൽ അത് സംഭവിക്കത്തില്ല. അതുകൊണ്ട് പറയുന്ന എന്താണ്? തോമസി യോസിത ഗേതു, നീ എന്താണ്? സദൈവ തദബാധിതം, അബാധിതമായ സത്താണ്. സർവാത്മകം എന്ന് പറയുമ്പോൾ ഞാൻ സത്ത്, എന്റെ അടുത്തിരിക്കുന്നവൻ സത്തല്ല, അതുകൊണ്ട് അവനൊരു പാര പണിഞ്ഞേക്കാന്ന് വിചാരിക്കണ്ട. എന്താണ് സർവാത്മകം? ആ സത്ത് തന്നെയാണ് സർവസ്വരൂപവുമായിരിക്കുന്നത്, ഞാനായും നീയായും സർവവുമായിരിക്കുന്നത്. ആ സത്താണ് ബ്രഹ്മ അസി എന്നാണ്. അതുകൊണ്ട് ആ സത്ത് എന്നുള്ള രീതിയിലാണ് പറയുന്നത്, നീ ബ്രഹ്മമാണ് എന്ന് പറയുന്നതാണ്. അതിന്റെ വ്യാപകത്വത്തെ, അതിന്റെ ബൃഹത്വത്തെ, അതിന്റെ വലുപ്പത്തെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ബൃഹത്വാ ബ്രഹ്മ, ബ്രഹ്മ എന്ന് പറയുന്ന ശബ്ദത്തെ ഉപയോഗിച്ചിരിക്കുക. ഇല്ലെങ്കിൽ അവിടെ വീണ്ടും വളരെ നമ്മളെ സങ്കുചിതമായ ബുദ്ധി കൊണ്ട് ഞാൻ ആത്മാവാണ്, ഞാൻ സത്താണ്, ബാക്കിയുള്ളവരൊന്നും അല്ല, ഞാൻ മുക്തനാണ്, ബാക്കിയുള്ളവരെല്ലാം ബദ്ധരാണ്, ഇങ്ങനെയൊക്കെ സാറിന് പറയുന്നവരെ ധരിച്ചു. അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് അതിനെ ഉൾക്കൊള്ളുന്ന ഒരു വാക്ക്, വാക്കിനെ അതിനെ ഉൾക്കൊള്ളാൻ പറ്റില്ല. എന്നാലും വാക്കിനെ എത്ര വലുതാക്കിയാൽ അതിനെ ഉൾക്കൊള്ളാൻ പറ്റും, അത്രയും വലുതാക്കിയ ഒരു വാക്കാണ് ബ്രഹ്മ. ബ്രഹ്മി വൃദ്ധവും, ബ്രഹ്മി ബ്രഹ്മി വൃദ്ധവും എന്ന് പറയുന്ന ധാതു എന്നാണ് വൃദ്ധി എന്ന് വെച്ചാൽ വലുപ്പത്തെ കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ബ്രഹ്മ അസീതി ശ്രുതിയുടെ. അതാണ് ശ്രുതിയുടെ താല്പര്യം എന്നാണ്. അതുകൊണ്ട് അവിടെ ശ്രുതിയെ കൊണ്ടുപോകുന്നു, മുൻ അനുഭവത്തെ കൊണ്ടുപോകുന്നു. അങ്ങനെയാണ് നമ്മുടെ അനുഭവത്തിൽ നമുക്കുണ്ടാകുന്ന ഒരു അനുഭവവും സ്വതന്ത്രമായ ഒരു അനുഭവം നമുക്കുണ്ടാകത്തില്ല. ഇപ്പോൾ ഈ ആത്മാവിന്റെ കാര്യം പോട്ടെ, ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളുടെ ഏത് അനുഭവമായാലും ശരി, മുൻ അനുഭവത്തോട് കൂട്ടിച്ചേർത്തേ അതിന് നമുക്ക് ഗ്രഹിക്കാൻ പറ്റും. അല്ലാതെ ഏകമായി കേവലമായ ഒരു അനുഭവം തന്റെ മുമ്പിൽ വരിക, പ്രാപഞ്ചികമായ വിഷയങ്ങളെ സംബന്ധിച്ചെന്നുള്ള ജീവനൊരിക്കലും സംഭവിക്കുന്നതിൽ. ഇപ്പോൾ ഒരു ശബ്ദം കേൾക്കുന്നു, ആ ശബ്ദം എന്താണ്? പൂർവ്വ ശബ്ദങ്ങളുമായിട്ടുള്ള അതിനോട് ഉള്ള ബന്ധത്തിലൂടെയാണ് നമ്മൾ ആ ശബ്ദത്തെ ഗ്രഹിക്കുന്ന. ഈ വിഷയത്തെക്കുറിച്ച് പൂർവ്വമീമാംസ കുമാരന്റെ ഭട്ടനും മറ്റും വളരെ വിശദമായി ചർച്ച ചെയ്തിട്ടുണ്ട്. എങ്ങനെ അറിവുണ്ടാകുന്നു, എങ്ങനെ പൂർവ്വ അനുഭവങ്ങളുമായി ചേർന്ന അനുഭവം ഉണ്ടാകുന്നു, എന്തുകൊണ്ട് ഒറ്റയ്ക്ക് സ്വതന്ത്രമായ ഒരു അനുഭവം ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് അങ്ങനെ പൂർവ്വ അനുഭവങ്ങൾ നമ്മുടെ ലൗകികമായ അനുഭവത്തിന് പോലും കാരണമായിരിക്കണമെങ്കിൽ ഇവിടെ പരമാർത്ഥ സത്യത്തെക്കുറിച്ചുള്ള ബോധത്തിന് പൂർവ്വ അനുഭവം ആവശ്യമാണ്. ആ പൂർവ്വ അനുഭവത്തിന്റെ വാഗ്രൂപമാണ് ശ്രുതി എന്ന് പറയുന്നത്. അതുകൊണ്ട് അതിനെ പ്രമാണമായിട്ട് എടുത്തുകൊണ്ട് പറയുന്നു, നിങ്ങൾ ഈ പറയുന്ന പോലെ കേവലമായ യുക്തി കൊണ്ട് ഒരു ചേതനൊന്ന് ജഡമൊന്ന് ഇങ്ങനെ വേർതിരിക്കേണ്ട കാര്യമില്ല. ഇതെല്ലാം എന്താണ്? ഐദതാത്മകം ഇതം സർവം, ഐദതാത്മ്യം ഇതം സർവം, ഇതെല്ലാം ആ സത്താണ്, ഏകമാണ് എന്നാണ്. ചേതകേതോ ഇത്യത്ര സാത്മാരി, അവിടെ എന്ത് പറഞ്ഞു? അനേന ജീവേന ആത്മന, അത് ചാന്തൂകിത്തി പറഞ്ഞാണ്. അത് 6:3:2, ഇത് 6:14:4, കുറച്ച് കഴിഞ്ഞാണ് ഇത് പറഞ്ഞത്. യേശോ അണിമാ ഇതാത്മ്യമിതം സർവം തത്സത്യം സ ആത്മാ തത്വമസിശ്യേത കേതോ ഇതി എത്ര സ ആത്മാ ഇതി പ്രകൃതം സത് അണിമാനം ആത്മാനം ആത്മശബ്ദേന ഉപദിശ്യ തത്വമസിശ്യേത കേതോ ഇതി ചേതനസ്യ ശ്യേത കേതോ ആത്മത്വേന ഉപദിശതി. ഇവിടെ എന്താണ് സ ആത്മാ എന്ന് പറഞ്ഞു? തത്സത്യം സ ആത്മാ എന്ന് പ്രകൃതം സത്ത് ഇവിടെ ചർച്ച ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ ചാന്തൂക്യത്തിൽ പിതാവ് പുത്രനോട് ഉപദേശിക്കുന്ന ആ സന്ദർഭത്തിൽ പ്രകൃതം എന്ന് വെച്ചാൽ സന്ദർഭം, ആ സന്ദർഭത്തിൽ സത്ത് അണിമാനം സത്തായ അസൂക്ഷ്മതയെ, അസൂക്ഷ്മം എന്താണെന്ന് നേരത്തെ പറഞ്ഞു, നമ്മൾ വിശദീകരിച്ചാണ് ചർച്ച ചെയ്തതാണ്. ആ സൂക്ഷ്മമായ തത്വത്തെ ആത്മാനം, അതാണ് ആത്മാ. ആത്മസൂക്ഷ്മമാണ്. ആത്മശബ്ദേന ഉപദേശിച്ച്, അവിടെ ആത്മശബ്ദം ഉപയോഗിച്ചു. ആത്മശബ്ദം ഇവിടെ വന്നതുകൊണ്ട് അവിടെ ജഡത്തെ എടുക്കാൻ പാടില്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് ആത്മശബ്ദത്തിന്റെ പ്രാധാന്യത കാണിക്കുകയാണ്. വാസ്തവത്തിൽ സാങ്കിന് ഇതിന്റെ ഒന്നും ആവശ്യമില്ല. സാങ്കിൻ പറയുന്ന അവന്റെ യുക്തി അനുസരിച്ചിട്ടാണ്, പ്രധാനം ജഡം, പുരുഷൻ ചേതന, സൃഷ്ടി ജഡത്തിൽ സംഭവിക്കുന്നു, ഇത്രയും പറഞ്ഞാൽ മതി. പക്ഷെ അവിടെ അദ്വൈതി പറഞ്ഞു അങ്ങനെയല്ല, ഇക്ഷതേർ നാ ശബ്ദം ആണ്, അതിന് ശ്രുതി പ്രമാണമല്ല നിങ്ങൾ പറയുന്നതിന് എന്ന് പറഞ്ഞു. അപ്പോൾ ഉടൻ സാങ്ക്യൻ എന്ത് ചെയ്ത്? ശ്രുതിയെ അങ്ങോട്ട് വ്യാഖ്യാനിക്കാൻ തുടങ്ങി. ശ്രുതിയെ നിങ്ങൾ വ്യാഖ്യാനിക്കുന്നതല്ല, ഞങ്ങൾ വ്യാഖ്യാനിക്കുന്നതാണ് ശരി. അവിടെ അത് ഗൗണമായ ക്ഷതൃത്വമാണ് എന്ന് പറഞ്ഞോളാം. അതാണ് ഈ സൂത്രം, ഗുണശ്ചേ ആത്മശബ്ദ. അങ്ങനെ ശ്രുതിയെ അംഗീകരിക്കാത്തവർ ശ്രുതിയെ വ്യാഖ്യാനിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ശ്രുതിയെ വ്യാഖ്യാനിച്ച് മനസ്സിലാക്കി കൊടുക്കേണ്ടി വരും. അപ്പോൾ അവിടെ പറയുന്ന ആത്മശബ്ദം അവിടെ വന്നിട്ടുണ്ട്. ആത്മശബ്ദം ഉപയോഗിച്ചിരിക്കുന്നുണ്ട്, നിങ്ങളുടെ വ്യാഖ്യാനം ശരിയല്ല. അങ്ങനെ ശ്രുതിയെ അംഗീകരിക്കാതിരുന്ന ഈ തരത്തിൽ അംഗീകരിക്കാതിരുന്ന സാങ്ക്യന്മാരെ ശ്രുതിയിലേക്ക് കൊണ്ടുവന്നിട്ട് ശ്രുതിയുടെ ശരിയായ താല്പര്യത്തെ അവരെ മനസ്സിലാക്കി കൊടുക്കുകയാണ്. അപ്പോൾ അദ്വൈതിയാകട്ടെ, സാങ്ക്യനാകട്ടെ, താർക്കികനാകട്ടെ, ആരായാലും ശരി, അവർക്കെല്ലാം എന്ത് ചെയ്യേണ്ടി വരും? പൂർവ്വാനുഭവത്തെ കൂട്ടുപിടിക്കേണ്ടി വരും. പൂർവ്വാനുഭവങ്ങളെന്ന് പറയുന്നത് വെളിപ്പെട്ടിരിക്കുന്ന വാക്കുകളിലൂടെയാണ്. തർക്കികന്മാരാണെങ്കിലോ അവർക്ക് ഗോതമനും കണാദനും ഉണ്ട്. സംഖ്യന്മാർക്കാണെങ്കിൽ കപിലനുണ്ട്. അപ്പോൾ അവർക്കും പൂർവാചാര്യന്മാരുണ്ട്. അവരുടെ വാക്കുകൾ അവരും വ്യാഖ്യാനിക്കും. അങ്ങനെ വ്യാഖ്യാനിക്കുന്നിടത്ത് പറയുന്നു, ആ വാക്കുകളുടെ താല്പര്യത്തെ ശരിയായി ഗ്രഹിക്കണം എന്നർത്ഥം. അത് ബുദ്ധനെ കുറിച്ച്, ബുദ്ധനെയാണ് ശങ്കരാചാര്യർ ശരിക്കും വിമർശിക്കുന്നത്. എന്നിട്ട് പറയും, അപ്പോൾ ഒരാൾ വേറൊരാളെ കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം? അങ്ങനെ വരാൻ പാടില്ലല്ലോ. ഒരു മഹാത്മാവ് വേറൊരു മഹാത്മാവിനായി വിമർശിക്കുകയില്ല. അതല്ല, അങ്ങനെ വിമർശിക്കുകയാണെങ്കിൽ അയാൾ മഹാത്മാവല്ല എന്ന് തന്നെ പറയുന്നത്. അപ്പൊ മഹത്വമുള്ള ഉപദേശങ്ങൾ നൽകുന്നവരെയാണ് നമ്മൾ സാധാരണ മഹാത്മാക്കളെന്ന് പറയുന്നത്. അല്ലാതെ മഹാത്മാക്കളെ തിരിച്ചറിയാൻ നമ്മുടെ കയ്യിൽ ഉപകരണമൊന്നുമില്ല. ലോകത്തിന് സമൂഹത്തിന് മഹത്വമുള്ള ഉപദേശങ്ങൾ നൽകുന്നു, ലോകത്തിന് നല്ല വഴിക്ക് നയിക്കാനുള്ള ഉപദേശങ്ങൾ കൊടുക്കുന്നു. അങ്ങനെയുള്ള ആൾക്കാരെ മഹത്തുക്കളെന്ന് പറയും. അത് ഒരാൾ വേറൊരാളെ പറയാൻ പാടില്ല. ഞാൻ പറഞ്ഞ ശരി, മറ്റയാൾ പറഞ്ഞേക്കാ സംബന്ധം എന്ന് പറയാൻ പാടില്ല. അതുകൊണ്ട് ശങ്കരാചാര്യർ പറയും, ബുദ്ധനെ ഞാൻ അങ്ങനെ വിമർശിക്കല്ല, ബുദ്ധന്റെ ഉപദേശങ്ങളെ ദുർവ്യാഖ്യാനം ചെയ്താകാം. ദുർവ്യാഖ്യാനം ചെയ്യുന്നവരെന്ത് പറയും? സാധാരണ നമ്മൾ പറയുന്ന പോലെ നമുക്ക് എന്തെങ്കിലും വേണ്ടാതീനം ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ചെയ്തിട്ട് പറയും, അത് ഗുരു പറഞ്ഞുകൊണ്ട് ചെയ്തതാണ്, നിങ്ങൾ എന്റെ മേലിൽ അത് കൊണ്ടുവയ്ക്കരുത് എന്ന് പറയും. ഗുരുവിന്റെ ഉപദേശം അനുസരിച്ച് ഞാൻ പ്രവർത്തിച്ചാണ് എന്ന് പറയും. അപ്പൊ അതിന്റെ ഉത്തരവാദിത്വം ഗുരുവിന് വെച്ചു കൊടുക്കും, താൻ രക്ഷപ്പെടും. അതുപോലെ ഈ ബുദ്ധനെ വ്യാഖ്യാനിച്ചവർ, ബൗദ്ധന്മാർ ദുർവ്യാഖ്യാനം നടത്തിയതാകാം ബുദ്ധന്റേതായി പ്രചരിക്കുന്നതെന്ന് ശങ്കരാചാര്യർ തന്നെ പറയുന്നുണ്ട്. അവർ പറഞ്ഞത് ശരിയായ ഉപദേശമായിരിക്കും, അനുയായികൾ തെറ്റായി വ്യാഖ്യാനിക്കും. സർവത്ര അതാ സംഭവിക്കുന്നത്. മഹാത്മാക്കളെല്ലാം ലോകത്തിനെ നന്നാക്കാൻ വേണ്ടി ഇന്നും എക്കാലത്തും നല്ല ഉപദേശങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷേ ശിഷ്യന്മാരതിനെ ദുർവ്യാഖ്യാനം ചെയ്യും. ദുർവ്യാഖ്യാനം ചെയ്തിട്ട് പറയും, ഞങ്ങളുടെ വ്യാഖ്യാനമാണ് ശരി, മറ്റുള്ളവരുടെ വ്യാഖ്യാനം ശരിയല്ല എന്ന് പറയും. അപ്പോൾ അങ്ങനെ വരാൻ പാടില്ല. അവൻ്റെ ഇവിടെ എന്താണ്, അവരുടെ ഇവിടെ പറയുന്നത് സംഖ്യനായാലും ഗൗതമനായ കപിലനായാലും ഗൗതമനായാലും ഇവരെല്ലാം ആചാര്യന്മാരാണ്. അപ്പം അവരുടെയൊക്കെ ഉപദേശത്തിൻ്റെ താല്പര്യം അതെടുക്കണം. എടുത്തു കഴിഞ്ഞാൽ അവിടെ വിരോധം വരാൻ കാണുന്ന വഴിയില്ല. വിരോധം വരുന്നുണ്ടെങ്കിൽ അവരൊന്നും ഗുരുക്കന്മാരല്ല എന്ന് പറയേണ്ടി വരും. അതുകൊണ്ട് സംഖ്യനും എന്ത് ചെയ്തു, അവരുടെ ഗുരുക്കന്മാരുടെ സംഖ്യമത അനുയായികൾ വാക്കുകളാണ് വിശദീകരിക്കുന്നത്. പക്ഷെ ആ വിശദീകരണം ശരിയല്ലെന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ആത്മശബ്ദവും അവിടെയുണ്ടല്ലോ, പ്രകൃതി ശബ്ദവും എല്ലാം അവിടെയുണ്ട്. അതിന്റെ താല്പര്യത്തെ എടുത്ത് പറയണം. അങ്ങനെ പറയുമ്പോൾ എന്ന് പറയും, സാത്മാ ആത്മശബ്ദം വന്നു, അത് വന്നപ്പോഴാണ് പറഞ്ഞത്. അപ്പോൾ ആത്മശബ്ദം എല്ലായിടത്തും പ്രയോഗിക്കുന്നുണ്ട്. അപ്പോൾ അത് അതിന്റെ താല്പര്യത്തെ ഗ്രഹിക്കണം. അപ്പോൾ ഇവിടെ ശ്രുതിയിലും വന്നു ആത്മശബ്ദം, തസ്സത്യം സ ആത്മാ എന്ന് പറയുമ്പോൾ ആത്മശബ്ദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? പരമാർത്ഥ സത്യത്തെയാണ് അത് ഉപദേശിക്കുന്നത്. ആ പരമാർത്ഥ സത്യമാണ് ബ്രഹ്മം, ഈശ്വരൻ അവിടെയാണ് ഈ ക്ഷണം സങ്കല്പം ഉണ്ടായത്. നിങ്ങൾ പറയുന്ന പോലെ അതാ പറഞ്ഞു വന്നത്. എന്താണ്, സംഖ്യന്മാര് ശ്രുതിയെ വ്യാഖ്യാനിക്കാൻ തുടങ്ങി. അവർ വ്യാഖ്യാനിക്കുമ്പോൾ അവർ പഠിച്ചിരിക്കുന്നതനുസരിച്ച് വ്യാഖ്യാനിച്ചു. അപ്പോൾ അവരുടെ വ്യാഖ്യാനം അനുസരിച്ച് സങ്കല്പിച്ചത് പ്രധാനമായി, ജഡമായ പ്രധാനമായി. അപ്പോൾ അത് അവരുടെ ഗുരുക്കന്മാരായി അംഗീകരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ശിഷ്യന്മാരെ ദുർവ്യാഖ്യാനം ചെയ്തതെന്ന് തന്നെ മനസ്സിലാക്കണം. അതാണ് പറഞ്ഞത്, അതാണ് ആശയക്കുഴപ്പം വന്നത്. അത് പരിഹരിക്കാൻ വേണ്ടി പറയാണ്, ഇത്യത്ര സാത്മാതി പ്രകൃതം സത് അണിമാനം അതിസൂക്ഷ്മമായിരിക്കുന്ന ആത്മാനം സ്വരൂപത്തെ, ആത്മാന്ന് വെച്ച സ്വരൂപമാണ് ഭാഷ്യകാരൻ വ്യക്തമായിട്ട് ഇവിടെ പറഞ്ഞു. ഇനി എവിടെ ആത്മശബ്ദം കേട്ടാലും ശരി, കേൾക്കുന്നവൻ സർവദാവ് ധരിക്കണം അത് ആത്മാ എന്ന് പറഞ്ഞാൽ തന്റെ സ്വരൂപത്തെ പറയുകയാണ്, പ്രപഞ്ച സ്വരൂപത്തെ പറയുകയാണ്, സർവാത്മകമായിരിക്കുന്ന തത്വത്തെ പറയുകയാണെന്ന് ഗ്രഹിക്കണം. ആത്മാനം ആത്മശബ്ദേന ഉപദേശിച്ച ആ സ്വരൂപത്തെ ആത്മാ എന്നുള്ള ശബ്ദം കൊണ്ട് ഉപദേശിച്ചിട്ട് ആർക്ക്? ശ്വേതകേതുവിന് ഉപദേശിച്ചിട്ട് തത്വമസി ശ്വേതകേതോ ഇതി എന്നിങ്ങനെ ശ്വേതകേതുവിന് പിതാവ് ഉപദേശിച്ചിട്ട് ചേതനസ്യ ചേതകേതു. അപ്പോൾ അതാണ് എപ്പോഴും നമ്മൾ നമ്മുടെ ചർച്ചയിലല്ല എപ്പോഴും നമ്മൾ ആവർത്തിക്കുന്ന ഒരു കാര്യമാണ്. ഈ തത്വത്തെ ഉപദേശിക്കുന്നതും തത്വത്തെ ഗ്രഹിക്കുന്നതും എന്താണോ അത് ആത്മനിഷ്ഠമായിരിക്കണം. അത് കണക്ക് സയൻസും പഠിക്കുന്നത് പോലെ അല്ല. പഠിച്ച തലയിൽ കയറ്റി വയ്ക്കാനുള്ള ഒരു കാര്യമില്ല. ഓർമ്മ ശക്തി വർദ്ധിപ്പിക്കാനുള്ള ഒരു കാര്യമില്ല. ബ്രഹ്മസൂത്രം കൂടെ പഠിച്ചു എന്നുള്ള ഒരഹന്ത കൂടെ തന്റെ ഉള്ളിൽ ഉണ്ടായിട്ട് യാതൊരു പ്രയോജനവുമില്ല. അതല്ലാതെ തന്നെ എന്താണ് ലൗകികമായ അഹന്തകൾ ഒരുപാടുണ്ട്. ഇനി ഇതിന്റെ ഒരു അഹന്തയോടെ വന്നിട്ട് എന്താ കാര്യം? ഇല്ല. പിന്നെ എങ്ങനെയാണ് ഇവിടെ ഉപദേശിച്ചത്, പുത്രൻ ഉപദേശിച്ചത് പിതാവ് പറയുന്നു, ചേതകേതോരാത്മത്വേന ചേതകേതു ഗ്രഹിക്കണം. എന്താണോ ഇവിടെ ഉപദേശിക്കുന്നത്, ചേതനനായ എന്റെ സ്വരൂപത്തെയാണ്. സംഖ്യന്മാരത് പറയും പുരുഷനാണ്, താൻ തന്നെയാണ് പുരുഷനായിരിക്കുന്നത്. പുരുഷനായ തന്റെ സ്വരൂപത്തെയാണ് ഉപദേശിക്കുന്നത്. അങ്ങനെയാണ് ഉപദേശിച്ചത്. അങ്ങനെ ഉപദേശിച്ചത് കൊണ്ടാണ് ചേതകേതുവിനെ അങ്ങനെ ഗ്രഹിക്കാമെന്ന് അത് പറയുന്നു. ചേതകേതുരാത്മത്വേന ശ്രോതാവായിരിക്കുന്ന ചേതകേതുവിന്റെ സ്വരൂപമായി ഉപദിശതി, അതിന്റെ സ്വരൂപമാണ് എന്നിങ്ങനെ ഉപദേശിക്കുന്നു. നിന്നിലിരിക്കുന്ന അബാധിതമായ തത്വമാണത്. നിനക്കൊരിക്കലും അസത്യമെന്ന് ബോധിക്കാൻ കഴിയാത്തതായ പരമാർത്ഥ തത്വമാണതെന്ന് ആത്മനിഷ്ഠമായി ഉപദേശിക്കുന്നു. അങ്ങനെ ആത്മനിഷ്ഠമായി ഉപദേശിച്ചു കഴിഞ്ഞാൽ ശ്രോതാവും എന്ത് ചെയ്യുന്നു, ആത്മനിഷ്ഠമായി ഗ്രഹിക്കുന്നു. താനാണ് തന്റെ സ്വരൂപത്തെയാണ് ഇവിടെ പിതാവ് വെളിപ്പെടുത്തിയത്. ഇവിടെ ഉപദേശത്തിന് വിഷയമായിരിക്കുന്നത് താൻ തന്നെയാണ്. അത് താൻ ആര്? ചേതന സ്വരൂപനായിരിക്കുന്ന പരമാർത്ഥ തത്വമാണ് എന്നിങ്ങനെ ആത്മനിഷ്ഠമായി ഉപദേശിക്കുന്നു, ആത്മനിഷ്ഠമായി ഗ്രഹിക്കുന്നു. അപ്പോൾ ഇവിടെ ഉപദേഷ്ടാവ് ആത്മനിഷ്ഠമായി തന്റെ സ്വരൂപത്തെ വെളിപ്പെടുത്തുന്നു, ശ്രോതാവ് ആത്മനിഷ്ഠമായി ആ ഉപദേശത്തിലൂടെ തന്റെ സ്വരൂപത്തെ ഗ്രഹിക്കുന്നു. ഇതാണ് ഉപദേശത്തിൽ സംഭവിക്കുന്നത്. ഇതിനപ്പുറം വേറൊന്നും പഠിക്കുകയോ വേറൊന്നും ഓർത്തു വയ്ക്കുകയോ ചെയ്യേണ്ട ആവശ്യങ്ങൾ ഇവിടെയില്ല. അപ്തേജസ്വസ്തു വിഷയത്വാദ് അചേതനത്വം നാമരൂപ വ്യാകരണാത്മ പ്രയോജ്യത്വനേവ നിർദ്ദേശ. പിന്നെ അപ്തേജസ്സുകളെ കുറിച്ച് പറയുന്നു. ഇവിടെ പരമാർത്ഥം എന്താണെന്ന് ഗ്രഹിക്കുന്നു, അതോടൊപ്പം തന്നെ പരമാർത്ഥം അല്ലാന്നുള്ളതും ഗ്രഹിക്കുന്നു. രണ്ടും വേണമല്ലോ. പരമാർത്ഥം എന്ന് ഒന്നിനെ പറയണമെങ്കിൽ പരമാർത്ഥമല്ലാത്ത ഒന്നിനെയും ഗ്രഹിക്കുന്നു. അപ്പൊ അത് സാങ്കേതന്മാർ ബോധിക്കുന്നത് എന്താണ്, പരമാർത്ഥമല്ലാതിരിക്കുന്ന ഏതിനെയാണോ നിങ്ങൾ ജഡമായി കാണുന്നത്, ആദ്യം തന്നെ തന്റെ ബുദ്ധി കൊണ്ട് വേർതിരിച്ചില്ലേ ഇത് ജഡമാണ്. അദ്ദേഹം തന്നെ പറയത്തില്ലേ, ചിത്തും ജഡവും ദൃക്കും ദൃശ്യവും വിഷയവും വിഷയും. അങ്ങനെ വേർതിരിച്ചു കഴിഞ്ഞാൽ അറിവിന് വിഷയമായി വരുന്നതെല്ലാം ജഡമാണെന്ന് പറയും. അപ്പോ അത് പരമാർത്ഥമല്ല എന്ന് പറയും. അല്ല, എല്ലാം പരമാർത്ഥമായി ഗ്രഹിക്കാൻ കഴിഞ്ഞാൽ ഈ വൈഷമ്യം വരത്തില്ല. പക്ഷെ അങ്ങനെ അങ്ങനെ എല്ലാം പരമാർത്ഥമായി ഗ്രഹിക്കുന്നതിനുള്ള ഉപായങ്ങളെന്നുള്ള നിലയ്ക്കാണ് ദൃഗ്ദൃശ്യ വിവേകവും മറ്റും പറയുന്നത്. അതാണ് അദ്വൈതം, അത് മാത്രമാണ് അദ്വൈതം എന്നൊന്നും ധരിക്കണ്ട. ഒരു പ്രക്രിയ അങ്ങനെ പറയുന്നു, ഒരു വിചാര രീതി പറയുന്നു. അതെവിടെ എത്തിക്കാൻ വേണ്ടി, ആത്യന്തികമായി സർവം കല്ലിതം ബ്രഹ്മ എന്നുള്ള പരമാർത്ഥ തത്വബോധത്തിലെത്തിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഇത് ചിത്താണ്, ഇത് ജഡമാണ്. പക്ഷേ ആ അദ്വൈതമായ പരമാർത്ഥമായ ബോധം ഇവിടെ ഇല്ലാത്തവരെയാണ് സംഖ്യന്മാരെന്ന് പറയുന്നത്. അപ്പോൾ അവര് എന്ത് ചെയ്തു, ഇത് പുരുഷൻ ഇത് ജഡം എന്നിങ്ങനെ വേർതിരിച്ചു കൊണ്ട് അവരോട് പറയുകയാണ്. അപ്തേജസ് വസ്തു അപ്തേജസ്സുകളെ ശ്രുതി പറഞ്ഞല്ലോ, വിഷയത്വ അത് വിഷയമാണ്, അചേതനത്വം അത് അചേതനമാണ്, നാമരൂപം വ്യാകരണാദൂജ പ്രയോജ്യം അതിനെ ആശ്രയിച്ചിട്ടാണ് ഇതിന്റെ ബാക്കി സൃഷ്ടി സംഭവിച്ചത്. ആദ്യം സൂക്ഷ്മഭൂതങ്ങളെ സൃഷ്ടിച്ചു, ആ ഭൂതസൂക്ഷ്മങ്ങളെ ആശ്രയിച്ചിട്ടെന്തായി, ഈ സ്ഥൂലമായ നാമരൂപങ്ങളെ പ്രകടമാക്കി, പ്രപഞ്ചത്തെ പ്രകടമാക്കി, കാര്യങ്ങളൊക്കെയാണ് അവിടെ പറയുന്നത്. അതുകൊണ്ട് അവിടെ ആത്മശബ്ദമെന്ന് പറയുന്നത് നിങ്ങൾ ധരിച്ചിരിക്കുന്ന ജഡത്തെയല്ല, മറിച്ച് സ്വരൂപത്തെയാണ്. അവിടെയാണ് പരീക്ഷണം സംഭവിച്ചത്, സ്വസ്വരൂപത്തിലാണ്, തന്നിലാണത് സംഭവിച്ചത്, തന്റെ പരമാർത്ഥ തത്വത്തിലാണ്. പക്ഷെ ഞാൻ ആ ഈക്ഷണ ഫലമായി വന്ന ഒരു സൃഷ്ടിയായിപ്പോയി, അതുകൊണ്ട് എനിക്കങ്ങനെ സങ്കല്പിച്ചിട്ട് ഇവിടെ ഹിമാലയത്തെയും സമുദ്രത്തെയും ഒന്നും ഉണ്ടാക്കാൻ പറ്റുന്നില്ല. ഞാൻ സങ്കല്പിച്ചതൊന്നും ഉണ്ടാകത്തില്ല. അതൊക്കെ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടുള്ള സങ്കല്പം സംഭവിച്ചു കഴിഞ്ഞു ജന്മാദ്യസ്യ ഇതഹ. പിന്നെ ഈ സൃഷ്ടമായതിൽ എന്റെ സങ്കല്പം കൊണ്ട് ചെയ്യേണ്ട സംഭാവനകളെല്ലാം ഞാനും ചെയ്യുന്നുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. അപ്പോ അദ്വൈതത്തിൽ വേറൊരു ഭാഗത്ത് പറയുന്നതാണ് ഇതെല്ലാം നിന്റെ സങ്കല്പമാണെന്ന് പറയും. ഈ കാണുന്നതല്ല, അതിനും ഒരു താല്പര്യമുണ്ട്. എന്താണ് തന്റെ അനുഭവം, തന്റെ സങ്കല്പം, അതിനെ ആശ്രയിച്ചിട്ടാണ് തന്റെ വ്യവഹാരങ്ങൾ, വാക്കും ചിന്തയും മനസ്സും എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തന്റെ വ്യവഹാരത്തിനെല്ലാം ആധാരമായിരിക്കുന്ന ഒരു സങ്കല്പം തന്റെ ഉള്ളിലുമുണ്ട്. അതുകൊണ്ട് പറയുന്നതാണ് തന്റെ ലോകം, ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് തന്റെ പ്രപഞ്ചമാണ്. തന്റെ സങ്കല്പത്തിനനുസരിച്ചുള്ള പ്രപഞ്ചമാണ് തന്റെ മുമ്പിൽ വെളിപ്പെടുന്നത്. അന്യന്റെ സങ്കല്പത്തിനനുസരിച്ചുള്ള പ്രപഞ്ചം അവന്റെ മുമ്പിൽ വെളിപ്പെടുന്നു. അത് എന്തിന്? മനുഷ്യർക്ക് മാത്രമല്ല, എല്ലാ ജീവജാലങ്ങൾക്കും അവരവരുടെ സങ്കല്പത്തിനനുസരിച്ചുള്ള പ്രപഞ്ചമാണ് അവർക്ക് വെളിപ്പെടുന്നത്. അവ എങ്ങനെയാണല്ലോ അവർ കാണുന്നത്, അതാണ് അവരുടെ ലോകം എന്ന് സാധാരണ പറയാറുണ്ട്. അതിലും അതിന്റെ താല്പര്യം വേറെന്നാണ് ആ പറയുന്നതിന്റെ. അത് സർവ ജീവസാധാരണമായി മനുഷ്യനെന്നോ പശുവെന്നോ പക്ഷിയെന്നോ ഉള്ള വ്യത്യാസമില്ലാതെ പറയുന്നതാണ് തന്റെ സങ്കല്പത്തിനനുസരിച്ച് തന്റെ ലോകം എന്ന് പറയുന്നത്. ഇവിടെ പറയുന്ന അതല്ല, അതെല്ലാം അന്തർഭവിച്ചിരിക്കുന്ന ഈ ജഗത്തിന്റെ സൃഷ്ടിക്കുള്ള ബ്രഹ്മസങ്കല്പത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അവിടെ എന്താണ് അപ്തേജസ്സു വിഷയത്വത്ത ചേതനത്വം, ഇവിടെ പ്രകടമായിരിക്കുന്ന ഈ അപ്തേജസ്സുകളെല്ലാം വിഷയമാണ് അചേതനമാണ്. നാമരൂപ വ്യാകരണ അതുവച്ച പ്രയോജ്യത്വേന നാമരൂപങ്ങളെ പ്രകടമാക്കുന്നതിന് ഒരു നിമിത്തമായി ഒരു ഉപായമായി അങ്ങനെ നിർദ്ദേശിച്ചിരിക്കുന്നു. എന്നുവെച്ചാൽ ആത്മശബ്ദവത് കിഞ്ചിത് മുഖ്യത്വേ കാരണമസ്തീതി യുക്തം കുലവത് ഗുണത്വം ഇക്ഷിതൃത്വത്തി. അതുകൊണ്ടെന്താണ് അവിടെ മുഖ്യ ഇക്ഷിതൃത്വം എന്താണ്? ആത്മശബ്ദത്തിലാണ്. അപ്പോൾ അത് മുഖ്യമാകുന്നതിന് ആത്മാവാണ് സങ്കല്പിച്ചതെന്നുള്ള മുഖ്യാർത്ഥം. ആത്മശബ്ദവത് മുഖ്യത്വേ അത് അതിന് കാരണമുണ്ട്. കാരണമസ്തി നാമരൂപങ്ങളിലെ മുഖ്യ ഈക്ഷിതൃത്വം വരുന്നതിന് കാരണങ്ങളൊന്നുമില്ല എന്ന് വെച്ചാൽ നാമരൂപങ്ങളാൽ ഈ ജഡമല്ല മുഖ്യമായി സങ്കല്പിച്ചു എന്ന് പറയുന്നു. ജഡം സങ്കല്പിച്ചു എന്ന് പറയുന്നത് മുഖ്യമല്ല, മറിച്ച് എന്താണ് ആത്മാ ഈശ്വരൻ സങ്കല്പിച്ചു എന്ന് പറയുന്നതാണ് മുഖ്യം. അന്ന ശബ്ദവത് കിഞ്ചിത് മുഖ്യത്വേ കാരണമസ്തി അവിടെ ആത്മാവാണ് സങ്കല്പിച്ചത്, മുഖ്യസങ്കല്പം മുഖ്യാർത്ഥം. അങ്ങനെ ആത്മാവ് സങ്കല്പിച്ചു എന്ന് പറയുന്നതാണ് പ്രധാനമായ മുഖ്യമായ അർത്ഥം എന്നുള്ളതിന് പല കാരണങ്ങളിവിടെയുണ്ട്. പലതുകൊണ്ടിവിടെ ചർച്ച ചെയ്ത് ശ്രുതി ഉൾപ്പെടെയുള്ള പലതിനെ ആശ്രയിച്ചിട്ടാണ് അങ്ങനെ ഒരു സിദ്ധാന്തത്തെ പറഞ്ഞത്. അതുപോലെയുള്ള ഹേതുക്കളൊന്നുമില്ല, പ്രധാനമാണ് സങ്കല്പിച്ചത്, പ്രധാന സങ്കല്പമാണ് മുഖ്യം എന്ന് പറയുന്നതിന് ഹേതുക്കളൊന്നുമില്ല. അതുകൊണ്ട് കുലവ ഗുണത്വം ഇഷ്ടത്വസ്യ അസ്ഥീതി യുക്തം. അതുകൊണ്ട് വിക്ഷിതൃത്വം ആണ് കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ കൂലം പിപദശതി എന്ന് പറഞ്ഞതുപോലെ അവിടെ വന്ന് തിരിച്ചു മനസ്സിലാക്കണം. അത് പ്രധാനത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് ഗുണമായിട്ട്. സംഘന്മാർ പറയുന്ന എന്താണ്? അത് പുരുഷനിൽ വന്നത് ഈശ്വരനിൽ വന്നത് ഗുണം. ഇവിടെ പറയുന്നത് അങ്ങനെയല്ല, അത് പ്രധാനത്തിൽ വന്ന് ഗുണമായിട്ട്. മുഖ്യമായി അതെവിടെയാണ്? ചേതനിൽ തന്നെയാണ്. ചേതനൻ എന്ന് പറയുന്നത് ചൈതന്യ സ്വരൂപനാണ്. ചൈതന്യസ്വരൂപത്തിൽ നിന്നാണ് സങ്കല്പങ്ങൾ പൊങ്ങി വരുന്നത്. അത് ചൈതന്യത്തിനെ സംഭവിക്കത്തുള്ളൂ. ഒരു വസ്തുവിനെ ജഡമായി സ്വീകരിക്കുകയും അതിൽ നിന്ന് സങ്കല്പങ്ങൾ പൊങ്ങി വരുന്നു എന്ന് പറയുന്നത് അസംബന്ധമാണ്. എന്തുകൊണ്ട്? സങ്കല്പം എന്ന് പറയുന്നത് ചിച്ഛായയാണ്, ചേതനന്റെ ധർമ്മമാണ്. അത് ചേതനനെ പൊങ്ങി വരത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ കൽപ്പിക്കുന്ന ആ ജഡപ്രകൃതിയിൽ അതൊന്നും സാധ്യമല്ല. അവിടെ സാത്വികമായ ഗുണമുണ്ടെന്ന് പറഞ്ഞു. സാത്വികമായ ഗുണമുണ്ടെങ്കിലും സാധ്യമല്ല. അതുകൊണ്ട് അതും ജഡമാണ്. പിന്നെ ഇവിടെ ആ സങ്കല്പം വരുന്നു ആ ചൈതന്യത്തിൽ. ശരി, അപ്പോൾ അതിന് പ്രകൃതിയുടെ സഹായമില്ല. അതുകൊണ്ട് മായാശക്തി, ആ മായാശക്തിയുടെ സഹായത്തോടുകൂടി മായാശക്തി എന്നുള്ള ഒരു ഉപാധിയെ സ്വീകരിച്ചുകൊണ്ട് സർവജ്ഞനും സർവശക്തനും ജഗത്കാരനുമായിരിക്കുന്ന ഈശ്വരൻ ജഗത് സൃഷ്ടിക്കുള്ള സങ്കല്പത്തെ ചെയ്തു എന്ന് മനസ്സിലാക്കണം എന്നാണ്. തയോരവി സത് അധിഷ്ഠിതത്വ അപേക്ഷം ഏവീക്ഷിതൃത്വം. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം എന്താണ് ഇവിടെ സങ്കല്പിച്ച് എന്ത് സങ്കല്പിക്കാന്ന് പറയാം. പുസ്തകം സങ്കല്പിച്ചു എന്ന് പറയാം, മേശ സങ്കല്പിച്ചു എന്ന് പറയാം. വേദത്തിൽ അത് പറയുന്നുണ്ട്. വേദത്തിൽ കർമ്മകാണ്ഡത്തിൽ തന്നെ പറയുന്നുണ്ട്. കർമ്മകാണ്ഡത്തിൽ ഉപയോഗിക്കുന്ന വസ്തുക്കളെല്ലാം എന്താണ്? അവിടെ യാഗം ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഉരല്, ഉലക്ക, മുറം തുടങ്ങിയ സാധനങ്ങളുണ്ട്. ഇതെല്ലാം സങ്കല്പിച്ചതായിട്ട് സംസാരിച്ചതായിട്ടൊക്കെ അവിടെ പറയുന്നുണ്ട്. അതൊക്കെ എവിടുന്ന് വന്ന് പറയുന്നു? അതെല്ലാം ചൈതന്യാധിഷ്ഠിതമാണ്, ദേവതാധിഷ്ഠിതമാണ്. അതിലുള്ള ചൈതന്യത്തിന്റെ സങ്കല്പങ്ങളെയാണ് ആ പറയുന്നത്. ബാഹ്യമായി സ്ഥൂലമായിരിക്കുന്ന, നാമരൂപാത്മകമായിരിക്കുന്ന, ജഡമെന്ന് കരുതുന്ന ആ വസ്തുക്കൾ ഉദ്ദേശിച്ചിട്ടല്ല. അതാണ് ഇവിടെ പറയുന്നത്. തയോരവി അപ്തേജസ്സുകൾ സങ്കല്പിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സദ് അധിഷ്ഠിതത്വ, അത് സത് അധിഷ്ഠിതമായതുകൊണ്ട് പറയണം. സത്തെന്ന് പറയുന്നത് അതിന്റെ ആധാരമാണ്, ചൈതന്യം അതിന്റെ ആധാരമാണ്. അതിനപേക്ഷിച്ച് പറയണം അത് ഈക്ഷിതൃത്വം പറയുന്നത്. അങ്ങനെ പറയാം. അതുകൊണ്ട് അപ് തേജസ് ഇതൊക്കെ സങ്കല്പിച്ചു എന്ന് പറഞ്ഞാൽ അപ് തേജസ്സുകൾക്ക് ആധാരമായിരിക്കുന്ന ആ ചൈതന്യത്തിൽ സങ്കല്പങ്ങളുണ്ടായി എന്ന് പറയുന്നു. മേശ സങ്കല്പിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞതിനർത്ഥം ആ മേശയ്ക്ക് ആധാരമായിരിക്കുന്ന ചൈതന്യത്തിൽ നിന്ന് സങ്കല്പമുണ്ടായി. അങ്ങനെ ധരിച്ചാൽ മതി. അതിനെ ഗൗണമായി മേശ സങ്കല്പിച്ചു എന്ന് പറയുകയാണ്. അത് സംഭവിക്കുക എന്തുകൊണ്ട്? സർവവും നാമരൂപാത്മമായിരിക്കുന്ന ഇത് സർവവും എന്താണ്? സദാധിഷ്ഠിതമാണ്, സത്തിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ശരി. ഓം നമഃ ശിവായ.